ബ്രഹ്മസൂത്രം ആനന്ദമായ അധികരണം 16-ാം സൂത്രം. ന ഇതരഹ അനുപത്തേഹി നൈതരോ അനുപത്തേഹി. ഇതശ്ചാനന്ദമയ പരയേവ ആത്മ നൈതരഹ. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ആനന്ദമയൻ അതാരാണ്, അതാണ് ഇവിടുത്തെ വിഷയം. അത് പരമാത്മാവ് തന്നെയാണ്. ഈ സൂത്രത്തിൽ അക്കാര്യം തന്നെ പറയുന്നത് ആനന്ദമയൻ പരമാത്മാവ് തന്നെയാണ്. പര ആത്മാ ഏവ, പര ഏവാത്മാ, പരമാത്മാവ് തന്നെയാണ് ആനന്ദമയ. ന ഇതര, ഇതര ന, ഇതരനല്ല, ഇതരനല്ല. പരമാത്മാവ് കഴിഞ്ഞാൽ പിന്നെ ഇതരൻ ജീവൻ, ജീവാത്മാവല്ല. ഇതര ഈശ്വരാദ് അന്യഹ സംസാരി ജീവ ഇത്യർത്ഥ. ആ സൂത്രത്തിലെ പദത്തിന്റെ അർത്ഥം പറയാണ്. സൂത്രത്തിൽ ഇതരൻ എന്ന ശബ്ദം വന്നു, അതിന്റെ അർത്ഥം ഈശ്വരനിൽ നിന്നും അന്യനായ സംസാരിയായ ജീവൻ. ന ഇതര അല്ല ആനന്ദമയൻ, സംസാരിയായ ജീവനല്ല. ന ജീവ ആനന്ദമയ ശബ്ദേന അഭിധീയതേ. ആനന്ദമയ ശബ്ദേന, ആനന്ദമയം എന്നുള്ള ശബ്ദം കൊണ്ട് ന ജീവ അഭിധീയതേ, ജീവനല്ല ഇവിടെ പറയപ്പെടുന്നത്, ജീവനെയല്ല പരാമർശിക്കുന്നത്. ഇവിടെ ആനന്ദമയ വാക്യത്തിൽ തൈത്തിരിയത്തിൽ അകസ്മത്, എന്തുകൊണ്ട് അത് പറഞ്ഞാൽ പോരല്ലോ, ജീവനല്ല എന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് അകസ്മത് അനുപപത്തി ഹേ, അതിന്റെ ഹേതു കാരണം പറയുന്നു. എന്താണ് അനുപപത്തി? ഉപപത്തി എന്ന് പറഞ്ഞാൽ യുക്തി, അനുപപത്തി അതിൽ യുക്തിയില്ല. ആനന്ദമയം ഹി പ്രകൃതിയ ശ്രൂയത്തെ. ഇവിടെ തൈത്തിരിയത്തിലെ സന്ദർഭം ആനന്ദമയനാണ്. ആനന്ദമയനെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അവിടെ പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ പ്രകൃതിയ ശ്രൂയത എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ അങ്ങനെ കേൾക്കുന്നു. ശ്രുതിയാണല്ലോ, അതുകൊണ്ട് ശ്രുതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രുതി കേൾക്കുന്നു എന്ന് പറയും. അങ്ങനെ ശ്രവണം ചെയ്യാം, ശ്രുതിയെ ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രവിക്കുന്ന ആൾ കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്താണ് കേൾക്കുന്നത്? സ്വകാമയത ബഹുസ്യം പ്രജയേതി, പ്രജയേതി സത്തപോ അതപ്യത സത്തപസ്തപ്ത്വ ഇതം സർവം അസൃജത എതിദം കിഞ്ച. ഇതെല്ലാം നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. അവൻ കാമിച്ചു, ഞാൻ തന്നെ പലതായിത്തീരട്ടെ എന്ന്. അവൻ തപിച്ചു എന്നുവെച്ചാൽ ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമായി സങ്കല്പം കൊണ്ടെന്നർത്ഥം. ഇതം സർവം അസൃജത, ഈ കാണുന്ന പ്രപഞ്ചത്തെ സർവചരാചരങ്ങളെ സൃഷ്ടിച്ചു. എതിദം കിഞ്ച, അതാണ് ഈ കാണുന്ന സർവ്വതും എന്നിങ്ങനെ അവിടെ പറയുന്നുണ്ട്. ഒരുവൻ സങ്കല്പിച്ചതായും ആ സങ്കല്പത്തെ തുടർന്ന് സൃഷ്ടി സംഭവിച്ചതായും പറയുന്നുണ്ട്. ഇതി തത്ര പ്രാക് ശരീരാദി ഉത്പത്തി അഭിധ്യാനം സൃജ്യമാനാന്റെ വികാരാണ് സൃഷ്ടിരവ്യതിരേക സർവവികാര സൃഷ്ടിച്ച ന പരസ്മാത് ആത്മനോ അന്യത്രോപദ്യതേ. ഇപ്പൊ ജീവൻ സംസാരി എന്നെല്ലാം പറയുമ്പോൾ ഈ ശരീരത്തോടു കൂടിയവനാണ്. ഇപ്പൊ ശരീരം വരണമെങ്കിൽ എന്ത് വേണം? അതിനു മുമ്പായി സൃഷ്ടി പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ ആദ്യം പറയുന്ന എന്താണോ, അങ്ങനെ ഒരു സങ്കല്പമുണ്ടായി, പരമാത്മ ചൈതന്യത്തിൽ ഒരു ജ്ഞാനം ഉണ്ടായി സൃഷ്ടിയെ സംബന്ധിച്ചുള്ള. പിന്നെ സൃഷ്ടി സംഭവിച്ചു, ആ സൃഷ്ടിയിൽ നാമരൂപങ്ങളൊക്കെ ഉണ്ടായി, ആ നാമരൂപങ്ങളിൽ പെടുന്നതാണ് ഈ ശരീരം, ആ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ് ജീവൻ, ആ ജീവൻ എങ്ങനെ സൃഷ്ടിക്കും? ഇപ്പൊ ജീവനെ സൃഷ്ടിക്കാൻ ഉള്ള ശേഷിയില്ല. എവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു? പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്. അവിടെയെല്ലാം ഇവിടെ സൃഷ്ടി കർത്താവായിരിക്കുന്നത് പരമാത്മ ചൈതന്യമാണ്. ആ പരമാത്മ ചൈതന്യത്തിലെ സങ്കല്പമാണ് ജഗത് സൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്നത് എന്ന് അവിടെ പറയുന്നത് കൊണ്ട് അവിടെ ആ സങ്കല്പം സൃഷ്ടിക്ക് ഹേതുവായ സങ്കല്പത്തോടു കൂടി എങ്ങനെ ജീവനാകും? എന്നാണ് പ്രാക് ശരീരാധിപത്യേ ശരീരവും മറ്റുണ്ടാകുന്നതിന് മുമ്പ് അഭിധ്യാനം സങ്കല്പം ചിന്ത സൃഷ്ടിയെ സംബന്ധിച്ചുള്ളു. അങ്ങനെ ബഹുസ്യാം പ്രജായ ഞാൻ തന്നെ പലതായി തീരുന്നു. കാരണം വിവേകനാണ് ഈശ്വര തത്വം. അപ്പോൾ ആ തത്വം തന്നെ പലതായാലേ സൃഷ്ടി സംഭവിക്കും. തന്നെ നിന്ന് അന്യമായ ഒരു ഉപാദാനത്തെ സ്വീകരിച്ച് കുലാലൻ പാത്രത്തെ ഉണ്ടാക്കും പോലെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു ബഹുസ്യാം ഉത്തവപുരുഷനാണ് ഞാൻ തന്നെ പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചതെന്നാണ്. അതാണ് അഭിധ്യാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൃജ്യമാനാനഞ്ച വികാരാണ് സൃഷ്ടി അവ്യതിരേക. പിന്നെ താൻ തന്നെയാണല്ലോ പലതായത്. ഇപ്പൊ സൃജ്യമാനാനാംച്ച വികാരാണ് സൃഷ്ടിക്കപ്പെട്ട എല്ലാ വികാരങ്ങളും സൃഷ്ടുഹു അവ്യതിരേഹ സൃഷ്ടാവിൽ നിന്നും ഭിന്നമല്ല. അദ്വൈതത്തിലെ മുഖ്യമായൊരു സിദ്ധാന്തമാണ്. ഇവിടെ എന്തെല്ലാം സൃഷ്ടി ഉണ്ടോ ഇതൊന്നും തന്നെ സൃഷ്ടാവിൽ നിന്നും അന്യമല്ല. സൃഷ്ടി പരമാർത്ഥമാണോ പരമാർത്ഥം അല്ലയോ അതൊക്കെ വരെ, സൃഷ്ടി ഒരിക്കലും സൃഷ്ടാവിൽ നിന്നും ഭിന്നമല്ല, അവ്യതിരേകമാണ്. സൃഷ്ടി തന്നെ പരമാർത്ഥമല്ലല്ലോ. അടുത്തിന് ഉദാഹരണത്തിൽ പറയുക, അത് ആ പരമാർത്ഥം അല്ലതായിക്കോട്ടെ, രജ്ജുവിൽ നിന്ന് അവ്യതിരേകമാണ് സർപ്പം, അവിടെ കണ്ട സർപ്പം. ശുക്തിക അതിൽ നിന്ന് അവ്യതിരേകമാണ് അവിടെ കണ്ട രജതം. ഇങ്ങനെ ഇതുപോലെ സൃഷ്ടി സൃഷ്ടാവിൽ നിന്നും അന്യമല്ല. ഇതൊക്കെ ജീവനെ സംബന്ധിച്ച് എങ്ങനെ ശരിയാകും? ജീവന് പറയാൻ പറ്റുമോ ഈ കാണുന്നതെല്ലാം എന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആ ജീവൻ സ്വയം ആ അന്യത്വത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വേറെയാണ്, നീ വേറെയാണ്, എന്റെ ശരീരം വേറെയാണ്, പ്രപഞ്ചം വേറെയാണ്, ഇവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ നാനാത്തുകൊണ്ട്. അപ്പൊ തന്നിൽ നിന്ന് ഇതെല്ലാം അവ്യതിരോഗമെന്ന് ജീവന് പറയാൻ കഴിയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? പരമാത്മബോധമുണ്ടായാലേ പറ്റും, അല്ലാതെ അത് സാധ്യമല്ല. പക്ഷെ പരമാർത്ഥം എന്താണോ സൃഷ്ടി സൃഷ്ടാവിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ആനന്ദമയനായ സൃഷ്ടാവ് ജീവനല്ല, ഈശ്വരനാണ്. സർവവികാര സൃഷ്ടിച്ച എന്ന പരസ്മാദാത്മനോ അന്യത്ര ഉപപദ്ധ്യതേ. ഇനി ഇതെല്ലാം എവിടെ നിൽക്കുന്നു? സർവവികാര സൃഷ്ടികളും അതിന് നിലനിൽക്കാൻ ഒരിടം പരസ്മാദാത്മനോ അന്യത്ര. മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളെല്ലാം അതിന് മണ്ണിനെ നിലനിൽക്കാൻ കഴിയൂ. സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളെല്ലാം സ്വർണത്തിൽ അതിന് നിലനിൽക്കാൻ കഴിയും, മാറി ഒരിടത്ത് നിൽക്കാൻ അതിന് കഴിയത്തില്ല. ഒരു പാത്രം വിചാരിക്കുകയാണ് ഞാൻ മണ്ണിൽ നിന്ന് കുറച്ച് സമയം ഒന്നും മാറി നിൽക്കാം, അസംഭവമാണ്. എന്തുകൊണ്ട്? അത് വികാരമാണ്, മണ്ണിന്റെ വികാരമാണ്. അതുപോലെ ഇവിടെ പറയുന്നു, സർവവികാര സൃഷ്ടിച്ച ബഹുസ്യാം പ്രജായേയ എന്ന് പരമാത്മ ചൈതന്യത്തിന്റെ സങ്കല്പം കൊണ്ട് സംഭവിച്ചാണ് ഈ വികാരങ്ങളെല്ലാം. മൃത് വികാരമായിരിക്കുന്നത് പോലെ മൺപാത്രങ്ങൾ അവയ്ക്കുന്ന പരസ്മദാത്മനോ അന്യത്ര, അതിന് ആ പരമാത്മാവിനെ വിട്ട് ഉപബുദ്ധിയെ നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ കാണുന്ന സൃഷ്ടിയെല്ലാം ഏതിനെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് അത് പരമാത്മാവാണ് സംസാരിക്കുന്നത്. ആനന്ദമായ അധികരണത്തിൽ സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടിപൂർവകമായ മറ്റു കാര്യങ്ങളെക്കുറിച്ചും സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം പറയുന്നുണ്ട്. അവിടെ ചർച്ച ചെയ്യുന്നത് ജീവാത്മാവിനെ കുറിച്ചല്ല, പരമാത്മാവിനെ കുറിച്ചാണ്. വീണ്ടും അക്കാര്യം തന്നെ പറയുന്നു, ആനന്ദമയൻ പരമാത്മാവാണ്. ഭേദവ്യപത്തേശ്ശ എന്ന ആനന്ദമയ സംസാരി, ഇനി പറയാൻ പോകുന്ന യുക്തി കൊണ്ടും ഹേതുക്കൾ കൊണ്ടും ആനന്ദമയൻ സംസാരി ജീവൻ അല്ല. എന്താണ് യസ്മാത് ആനന്ദമയ അധികാരേ? വീണ്ടും തൈത്തിരിയത്തിലെ ആനന്ദമയ അധികാരത്തെ രസോ വൈസഹ രസം ഹിയവായ ലബ്ധ ആനന്ദി ഭവതി അവിടെ പറയും. അവൻ രസമാണ് എന്ന് വെച്ചാൽ ആനന്ദ സ്വരൂപനാണ് അയം ഈ ജീവൻ. ലബ്ധ രസം ലബ്ധ, ആ ആനന്ദത്തെ നേടിയിട്ട് ആനന്ദി ഭവതി ആനന്ദമയനായിത്തീരുന്നു. ഈ സംസാരിയായിരിക്കുന്ന ജീവൻ ആ ആനന്ദമയനെ നേടിയിട്ട് സ്വയം ആനന്ദമയനായിത്തീരുന്നു. ആനന്ദത്തെ നേടിയാൽ നേടുന്നവനും ആനന്ദിക്കും ഇത് പറയുന്നുണ്ട്. ഇത് ജീവാനന്ദമയോ ഭേദേന, ജീവ ആനന്ദമയോ ഭേദേന വിവരിച്ചതി. ഇവിടെ രസോ വൈസ് സഹ രസമാണ് എന്ന് പറയുന്നവരെ ആനന്ദമയൻ, അയം എന്ന് പറയുന്നവരെ ജീവന, ഇവൻ എന്നാണ്. ആനന്ദത്തെ നേടുന്നവനെ കുറിച്ച് പറയുകയാണ്, ഒന്ന് ആനന്ദത്തെക്കുറിച്ചും പറയുന്നു. അപ്പോൾ അയം എന്ന് ജീവാത്മാവിനെയും ആനന്ദമയൻ എന്ന് പരമാത്മാവിനെയും ഭേദേന വ്യപദിശതി. അതാണ് സൂത്രം ഭേദ വ്യപദേശ. വ്യപദേശം എന്ന് പറഞ്ഞാൽ പറയുക, വ്യപദിശതി പറയുന്നു. ഭേദേന ഭേദമായി ഭേദരൂപത്തിൽ, എന്തിനെ? ജീവാത്മാവിനെയും പരമാത്മാവിനെയും അവിടെ ഭിന്നങ്ങളായി പറയുന്നു. അപ്പോൾ ഒരാൾ ആരാണ്? അവിടെ പറഞ്ഞു ലബ്ധ, ലബ്ധാവ് നേടുന്നവൻ. മറ്റൊന്നാരാണ്? ലബ്ധവ്യൻ നേടേണ്ടവൻ, ലബ്ധാവായിരിക്കുന്നവൻ നേടുന്നവനായിരിക്കുന്നവൻ ജീവാത്മാവ്. ലബ്ധവ്യൻ നേടേണ്ട ആ വസ്തു അത് പരമാത്മാവ്, നേടുന്നവൻ ഉപാസകൻ. വേറെ ഭാഷയിൽ പറഞ്ഞു മറ്റൊന്ന് ഉപാസ്യനായിരിക്കുന്ന ഈശ്വരൻ. ഈ ഭേദം അവിടെ പറയുന്നു, രണ്ടും ഒന്നാകാൻ വഴിയില്ല. നഹി ലബ്ധ ഏവ ലബ്ധവ്യോ ഭൂതി, ലബ്ധാവ് തന്നെ ലബ്ധവ്യനാകുക, നേടുന്നവൻ തന്നെ നേടേണ്ടതായി തീരുക, അത് സംഭവിക്കത്തില്ല. ഉപാസകൻ തന്നെ ഉപാസ്യനായി മാറുക, അത് സംഭവിക്കത്തില്ല. ഉപാസകനും ഉപാസ്യനും എന്നുള്ള ഭേദം അവിടെയുണ്ട് എന്നാണ്. കഥം തർഹി ആത്മാന്വേഷ്ടവ്യോ ആത്മലാഭ എന്ന പരം വിദ്യതീതി ശ്രുതി സ്മൃതി യാവതാന്ന ലബ്ധൈവ ലബ്ധവ്യോ ഭവതിയുക്തം. അങ്ങനെ പൂർവപക്ഷി ഇപ്പൊ സിദ്ധാന്തത്തിലേക്ക് വന്നു, സിദ്ധാന്തിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണ്. പൂർവപക്ഷ രണ്ടു തരത്തിലാണ്, ചിലപ്പോൾ സിദ്ധാന്തത്തെ അംഗീകരിക്കാതെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി ചോദ്യം ചോദിക്കും. നിങ്ങൾ പറയുന്നത് ശരിയാകത്തില്ല, നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാനേ കഴിയത്തില്ല, നിങ്ങൾ പറയുന്ന അബദ്ധമാണ്, അങ്ങനെ ചോദിക്കും. ആണ് സിദ്ധാന്തിയോട് പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് ചോദിക്കുന്നു. ചിലപ്പോൾ അങ്ങനെയല്ല, സിദ്ധാന്തിയോട് യോജിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ശരി ഇതാണ് ശരിയെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് ഇന്ന ദോഷം വരും, അഭ്യുപഗമവാദം എന്ന് പറയുന്നത്. അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കും. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്. ഒരാളോട് വിയോജിപ്പുണ്ടെങ്കിൽ ശരി, തൽക്കാലം നിങ്ങൾ പറയുന്നതിന് ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വിയോജിപ്പിനോട് പൊരുത്തപ്പെട്ടിട്ട് സംസാരിക്കും. അതുപോലെ ഇവിടെ ഭക്ഷ്യകാരന്റെ ഒരു ശൈലി അതാണ്. പൂർവപക്ഷം എന്നുള്ള നിലയ്ക്ക് തന്നെ ചിലപ്പോൾ സിദ്ധാന്തത്തെ അവതരിപ്പിക്കും. അതാണ് പൂർവപക്ഷം എന്ന് പറയുമ്പോൾ വെറുതെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കാതല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. പൂർവപക്ഷം എന്ന് പറയുന്നത് സിദ്ധാന്തത്തിലേക്ക് ആരോഹണം ചെയ്യുന്നുള്ള ചവിട്ട് പടികളാണ്. എന്നുവെച്ചാൽ അത് നിഷേധാത്മകമല്ല, ഭാവാത്മകമാണ്. ഓരോ പൂർവപക്ഷവും നമ്മളെ മുമ്പോട്ട് നയിക്കാനാണ്, സിദ്ധാന്തത്തെ വ്യക്തമാക്കാനും വെളിപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അല്ല പൂർവപക്ഷം അങ്ങനെ ഒന്ന് ചോദിച്ചു, എന്ത് പൂർവപക്ഷം, എന്ത് സിദ്ധാന്തം, ഇത് നമ്മുടെ ബുദ്ധിയെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സമയം മെനപ്പെടുത്താനാണ്. അങ്ങനെയല്ല, കാരണം അത് ഭാഷകാരൻ്റെ ഒരു ശൈലിയാണ്. ഈ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉള്ളിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറണം എന്ന് നല്ല വശമുള്ള ആളാണ്. പക്ഷെ അത് ബുദ്ധിയുള്ളവന്മാർ വേണം മുമ്പിൽ, അല്ലാത്തവരുടെ അത് പറ്റത്തില്ല, നുഴഞ്ഞു കയറാനൊന്നും പറ്റത്തില്ല. ഭാഷകാരൻ കാണുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണ് കാണുന്നത്. ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് അതുകൊണ്ടല്ലേ പറയുന്നു മഹാമനീഷിയാണ് എന്ന് പറയുന്നു ഭാഷകാരനെ കുറിച്ച്. ആ ബുദ്ധിയുടെ ആഴവും പരപ്പും എല്ലാം ശരിക്കും മനസ്സിലാക്കിയ ആളാണ്. എങ്ങനെ സമീപിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം, അതിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് എങ്ങനെ അവൻ്റെ ഉള്ളിൽ ഈ പ്രകാശത്തെ സൃഷ്ടിക്കാം എന്ന് വശമുള്ള ആളാണ്. അതുകൊണ്ട് ആ വഴിക്ക് ആ ശ്രോതാവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം പറയുന്നത്. കഥം തരവ്യ ആത്മാന്വേഷ്ടവ്യ. കാരണം സാധാരണ പറയുന്നത് എന്താണ്, ഈ ആത്മീയ ജീവികളെല്ലാം ആത്മാവിനെ അന്വേഷിക്കണം, ആത്മാവിനെ സാക്ഷാത്കരിക്കണം. പലപ്പോഴും അർത്ഥമറിയാതെ പറയുന്നത്. ആത്മാവെന്ന് പറയുമ്പോൾ എന്തോ ഒരു സങ്കല്പം വെച്ചുകൊണ്ട്, ആത്മാവെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സാധനമാണ്, അത് ആകാശത്തെക്കാളും വലുതായ ഒന്നാണ്, ആകാശത്തിന്റെ വലുപ്പം കണ്ടിട്ട് അതിനേക്കാളും വലുപ്പമുള്ള ഒന്ന്, ആകാശം സർവവ്യാപകമാണ് അപ്പോൾ അതിനേക്കാളും വലുപ്പമുള്ള ഒന്ന് എന്ന് പറഞ്ഞു ഭാവനാലോകത്തിലേക്ക് പോകും. പരമാണു സൂക്ഷ്മമാണത്, പരമാണുവിനേക്കാളും സൂക്ഷ്മമായ ഒന്ന്. ആകാശത്തിന്റെ പരിമാണത്തെക്കുറിച്ചും പരമാണുവിന്റെ പരിമാണത്തെക്കുറിച്ചും എന്ന് വെച്ചാൽ അളവ്, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിലും വലിയ അളവുള്ള ഒന്ന്, അത് ബൃഹത്താകാം അല്ലെങ്കിൽ സൂക്ഷ്മമാകാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിൽ ഒരു വസ്തുവിന്റെ രൂപം കൊടുക്കുന്ന ആത്മാവ്, ഒരു മലയെന്നോ കുന്നെന്നോ പറഞ്ഞിട്ട് അത് ഹിമാലയം പോലെ എന്ന് പറയുമ്പോൾ അവന് മനസ്സ് വരുന്ന എന്താണ്, വളരെ വലിയൊരു മല, ഒരു കുന്ന് എന്ന് പറയുന്നു. ആത്മാവെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന് പരിചയമുള്ള എന്താണ്, പദാർത്ഥങ്ങളാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് പദാർത്ഥ ബോധത്തോടുകൂടിയതാണ്. പദാർത്ഥം എന്ന് പറയുമ്പോൾ ഏതൊന്നിലാണോ ഗുണവും പരിമാണവും എല്ലാം നിലനിൽക്കുന്നത്, ആകൃതിയും നിറവും എല്ലാം നിലനിൽക്കുന്നത്, അളവ് മാനം നിലനിൽക്കുന്നതാണ് പദാർത്ഥം. മനുഷ്യന്റെ ജീവന്റെ ബുദ്ധിക്ക് എപ്പോഴും ആ പദാർത്ഥ ബോധത്തിൽ നിന്ന് എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പൃഥ്വിയാണ്, ഇത് ജലമാണ്, ഇത് അഗ്നിയാണ്, ഇത് വായുവാണ്. കാരണം ഇതിനെല്ലാം എന്താണ്, മാനങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, ആകാരമുണ്ട്. ആത്മാവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഇത്തരം ഒരു മാനബോധം കടന്നു വരും, പദാർത്ഥ ബോധം കടന്നു വരും. അപ്പോൾ ഇതിനേക്കാളെല്ലാം വലുതായത് അല്ലെങ്കിൽ ഇതിനേക്കാളെല്ലാം സൂക്ഷ്മമായ ഒരു വസ്തു എന്നുള്ള ബോധം വരും. അങ്ങനെ ഒരു ആത്മാവ് അതിനെ അറിയണം, അത് എളുപ്പം പിടികിട്ടുന്ന ഒരു സാധനമല്ല. അതിനെ സാക്ഷാത്കരിക്കണം, അതിനെ സാക്ഷാത്കരിച്ച് മുക്തി നേടണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടതാണ് തലകുത്തി നിൽക്കുക, അഭ്യാസം. തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കിട്ടും എന്നാണ്. കാല് രണ്ടും മേലോട്ടാക്കി നിൽക്കുക, യോഗം, ത്യാഗം, എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നു. ഒരു തരത്തിൽ ഇതെല്ലാം വെറും വെഡിത്തങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ. എന്തുകൊണ്ട് ഇതെല്ലാം ഈ പദാർത്ഥ ബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്? അതാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആത്മ അന്വേഷ്ടവ്യ, ആത്മാവിനെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഭീകര ജീവിയെ പിടിച്ചു കിട്ടണം എന്ന് പറയുന്നുണ്ടല്ലോ. ആത്മലാഭ എന്ന പരം വിദ്യതെ, അതിനെ നേടുക, അതിനപ്പുറം വേറൊന്നുമില്ല. അതാണ് പരമമായ കർത്തവ്യം, അതാണ് മോക്ഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇത് ശ്രുതി സ്മൃതി, ഇക്കാര്യം തന്നെ ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ പറയുന്നുണ്ട്, പൂർവക്ഷി പറയുന്നതാണ്. സിദ്ധാന്തത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനൊരു ഭീകരനായ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പൊ തൊട്ടു മുമ്പ് നിങ്ങൾ പറഞ്ഞ എന്താണ്, ഇവിടെ ലബ്ധാവ് ആയി ഒരാളുണ്ട്, ലബ്ധവ്യമായി ഒന്നുണ്ട്, ഉപാസകനായി ഒരാളുണ്ട്, ഉപാസ്യമായി ഒന്നുണ്ട് എന്ന് പറയും. പിന്നെ ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചും പറയുന്നു, വലിയൊരു ആത്മാവിനെ കുറിച്ച്. അപ്പോൾ എന്താ ആത്മാവെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന വലിയ ഭീകരമായൊരു സങ്കല്പമാണ് ആത്മാവ് അല്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. ആണ് പറയുന്നത് പൂർവക്ഷി സിദ്ധാന്തത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. നിന്റെ ആത്മാ അല്ലെങ്കിൽ മമ ആത്മാ, എന്റെ ആത്മാ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഞാനെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ സ്വരൂപം എന്നേ അർത്ഥമുള്ളൂ. അപ്പോ നിന്റെ സ്വരൂപമായിരിക്കുന്നത് എന്റെ സ്വരൂപമായിരിക്കുന്നത് എന്നേ ആത്മശബ്ദത്തിന് അർത്ഥമുള്ളൂ. അല്ല, നിങ്ങൾ ഈ സങ്കല്പിക്കുന്ന പോലെ ഭീകരമായൊരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്, മനസ്സിനും ബുദ്ധിക്കും പിടികിട്ടാത്ത ഒരു പദാർത്ഥമാണ്. അങ്ങനെ ഒരു അർത്ഥം ആ ശബ്ദത്തിനില്ല. എവിടെ ആത്മശബ്ദം പ്രയോഗിച്ചാലും അതിന് ആ വസ്തു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പുസ്തകത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം, മേശയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ മേശ, എന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ. ആത്മശബ്ദം സ്വവാചിയാണ്, ഭാഷയിൽ അങ്ങനെ ഒരു അർത്ഥമേ അതിനുള്ളൂ. അപ്പോ ഇവിടെ പറയുന്നു ആത്മാ അന്വേഷ്ടവ്യ എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് അന്വേഷിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം, ഇത്രേ തന്നെ അർത്ഥമുള്ളൂ. പിന്നെ ആത്മലാഭ, ആത്മാവിനെ നേടണം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി തന്നെ നേടുക. അത് താൻ തന്നെ തന്നെ നേടണമെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു ആത്മലാഭം ഉണ്ടാകണം. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഭാഗത്ത് പറയുന്നു ജീവാത്മാവ് ഉപാസകനും ആ ജീവാത്മാവ് ഒരു പരമാത്മാവിനെ നേടണം, ആ പരമാത്മാവ് ആനന്ദമാണ്, ആ ആനന്ദത്തെ നേടിക്കഴിഞ്ഞാൽ ജീവാത്മാവിന് ആനന്ദം വരുമെന്നും പറയും. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നു, അവൻ പറഞ്ഞ ശ്രുതി സ്മൃതി നേടേണ്ടത് നിന്നെയാണ്. ആത്മശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥമേ ഉള്ളൂ, നിന്റെ ലാഭമാണ് ഉണ്ടാകേണ്ടത്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? നിങ്ങൾ ആത്മാഅന്വേഷണത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചും പറയുകയും അന്യമായ ഒന്നിനെ, അതായത് ഈശ്വരനെ സാക്ഷാത്കരിക്കണമെന്ന് പറയുകയും ചെയ്യും. ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നത്? അതിലേതാണ് നിങ്ങളുടെ സിദ്ധാന്തം? ഇത് പരസ്പര വിരോധമുള്ള കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ആത്മശബ്ദത്തിന് വേറെ അർത്ഥം എന്തെങ്കിലും പറയണം? അത് സാധ്യമല്ല. കാരണം ഭാഷയ്ക്ക് ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ പൊതുവായ പൊതുസമ്മതമായിരിക്കുന്ന അർത്ഥത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ശബ്ദവ്യവഹാരം അസാധ്യമായി പോകും. പരസ്പരം സംസാരിക്കാൻ ഒക്കത്തില്ല. ഞാൻ എന്ന് പറയുന്നിടത്ത് നീ എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പരസ്പരം സംസാരിക്കാൻ പറ്റും? അത് സാധ്യമല്ല. അപ്പോൾ ആത്മശബ്ദത്തിനൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാന്വേഷണം എന്ന് പറഞ്ഞാൽ തന്നെ അന്വേഷിക്കുക എന്നാണ്. ആത്മലാഭം എന്ന് വെച്ചാൽ തന്നെ നേടുകയാണ്. അവിടെ ഈശ്വരൻ എന്ന് പറയുന്നതിന് കടന്നു വരാൻ യാതൊരു വഴിയുമില്ല എന്ന് നിങ്ങളുടെ സിദ്ധാന്തമാണ് താൻ. പിന്നിട്ട് നിങ്ങൾ അവിടെ ഒരു ഭേദം കൽപ്പിച്ചിട്ട് ഉപാസകൻ ഉപാസ്യൻ എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ആനന്ദമയൻ ഈശ്വരനാണ്. അതിനെ നേടുന്ന താൻ ജീവനാണ്. ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയും എന്ന് ചോദിക്കും. പറയുന്നു, ബാഠം എന്ന് വെച്ചാൽ ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ പറയുന്നത് ശരിയാണ്. അതാണ് പൂർവക്ഷിയുടെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പറയുന്നു അത് ശരിയാണ്, നിങ്ങൾ പറയുന്നതിനും കുറച്ച് ശരിയുണ്ട്. പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. എന്താ ശരി? തഥാപി ആത്മനോ അപ്രച്യുത ആത്മസ്വഭാവസ്യേവ സദഃ തത്വ അനവബോധ നിമിത്തോ ദേഹാദിഷു അനാത്മസ്സു ആത്മത്വ നിശ്ചയോ ലൗകികോ തിഷ്ഠ. ഇത് നമുക്കറിയാവുന്നുള്ള കാര്യമാണ്. അവർ പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രത്യേക രീതി പറയുന്നു എന്നേ ഉള്ളൂ. പറയുന്നു, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സിദ്ധാന്തം തന്നെയാണ്. ഇവിടെ ആത്മാന്വേഷണം തന്നെ കുറിച്ചുള്ള അന്വേഷണമാണ്. ആത്മലാഭം തന്റെ ലാഭം തന്നെയാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെക്കുറിച്ച് പറയുന്നു. ആനന്ദമയൻ എന്ന് പറയുന്നു, ഈശ്വരനാണെന്ന് പറയുന്നു. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? തഥാപി, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും. അദ്വൈതത്തിൽ ആ ദ്വൈതവുമായി വരുന്ന ആ പ്രധാന വ്യത്യാസത്തെ എടുത്തു കാണിക്കും. ചെറിയൊരു വ്യത്യാസം, കാര്യമായൊരു വ്യത്യാസമേ ഇല്ല വാസ്തവത്തിൽ. അദ്വൈതവും ദ്വൈതവും തമ്മിൽ പരിശോധിച്ചാൽ അദ്വൈതത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് നമ്മൾ സാറിന് പറയുന്ന തല നാലിഴയുടെ വ്യത്യാസം അതുപോലുമില്ല. എന്താണ് വ്യത്യാസം? ആത്മനോ അപ്രച്ഛുത ആത്മസ്വഭാവസ്യ. ആത്മാ എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരിടത്തും ഒരു മാറ്റവും വരുന്നില്ല. ആത്മാ എന്ന് പറയുന്നതാണ് അച്യുതൻ, ച്യുതി സംഭവിക്കാത്തവനാണ്. അതിനോട് പറയുന്നത് അപ്രച്ഛുതൻ. ഒരിടത്തും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആത്മാന്ന് വെച്ചാൽ തനിക്ക് തന്റെ സ്വരൂപത്തിന്. അപ്പൊ താനെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുസ്തകം ആത്മാ, പുസ്തകത്തിന്റെ ആത്മാവെന്ന് വെച്ചാൽ പുസ്തകം തന്നെ. മീശയുടെ ആത്മാവെന്ന് വെച്ചാൽ മീസ തന്നെ. എന്റെ ആത്മാവെന്ന് വെച്ചാൽ എന്താ? ഞാൻ തന്നെയാണ്, മറ്റാരുമല്ല. അവിടെ ഞാൻ എന്ന് പറയുന്ന എന്താണ്? അതിനെ പറയും എന്റെ സ്വരൂപം. അത് എന്റെ വിശേഷത എന്താണ്? അപ്രച്യുതം. അതിന് ഒരിക്കലും മാറ്റം സംഭവിക്കാത്തതാണ്. ച്യുതി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, പരിണാമം സംഭവിക്കാത്തതാണ്. മുമ്പ് പറഞ്ഞു എന്താണ് ബഹുസ്യാം പ്രജായേയ എന്ന് സങ്കല്പിച്ചു. അവിടെ സൃഷ്ടി സംഭവിച്ചു. പിന്നെ ആ സൃഷ്ടി സൃഷ്ടാവിൽ നിന്നും വേറെയല്ല എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം അംഗീകരിക്കാമെങ്കിൽ ഇവിടെ ആത്മാ എന്ന് പറയുന്നത് അപ്രച്യുത സ്വഭാവമാണെങ്കിൽ, അതിനൊരു ച്യുതി സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്റെ ആത്മാ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്നെ തന്നെയാണ് പറയുന്നത് എന്റെ ആത്മാവെന്ന് പറയുന്നത്. അല്ല, എന്റെ ആത്മാവെന്ന് പറയുമ്പോൾ ഞാൻ ഒരാളും എന്റെ ആത്മാവായി മറ്റൊരു വസ്തു അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെന്ന് ധരിച്ചിട്ടാണ് ആത്മാവിനെ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഭേദമുള്ളിടത്തെ ധ്യാനിക്കാൻ പറ്റും, ചിന്തിക്കാൻ കഴിയും. എനിക്ക് പൽപ്പായസം ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിനെ ധ്യാനിക്കും. അതിൻ്റെ രുചിയെക്കുറിച്ച്, അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ ഞാൻ ധ്യാനിക്കും. എന്തുകൊണ്ട്? അതെനിക്ക് അന്യമായൊരു വസ്തുവാണ്, ഞാൻ പ്രാപിക്കേണ്ടതായ ഒരു വസ്തുവാണ്. ഒരു പ്രാപ്യ വസ്തുവായതുകൊണ്ട് ഞാൻ അതിനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രാപ്യമല്ലാതിരിക്കുന്ന ഇരിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഞാൻ തന്നെ ആയിരിക്കണം. ഞാൻ തന്നെയാണെങ്കിൽ എങ്ങനെ എനിക്ക് ധ്യാനിക്കാൻ കഴിയും? ആര് ധ്യാനിക്കും? ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം? ധ്യാതാവ്, ധ്യേയം, ഭേദം വേണം. ഇവിടെ പറയുന്ന എന്താണ്? ഉപാസകൻ, ഉപാസ്യമെന്ന് ഭേദം വേണം. അല്ലാതെ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? ഞാൻ ഉപാസകനായിരിക്കണം, ഉപാസ്യമായ ആനന്ദമയൻ വേറെ വേണം എന്നുള്ള ഒരു പ്രക്രിയ നടക്കണം. ഉപാസിക്കുക എന്ന് പറയുന്ന പ്രക്രിയ, അത് ഭേദമുള്ളിടത്തെ സാധ്യമാകും. ഇവിടെ ഭേദത്തെ സൂചിപ്പിക്കുന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് എന്താ ഉപയോഗിക്കുന്ന? ആത്മാ. ആത്മാന്ന് പറഞ്ഞാൽ എന്താണ്? അത് സർവഭേദങ്ങളെയും നിരാകരിക്കുന്നതാണ്. എന്തുകൊണ്ട്? അത് അപ്രച്യുത സ്വഭാവമാണ്. അത് ചുതി സംഭവിച്ചിട്ടുള്ള ഒന്നല്ല. അപ്പൊ അവിടെ എങ്ങനെ ജീവ ഈശ്വര ഭേദത്തോടുകൂടിയുള്ള ഉപാസന എങ്ങനെ സാധ്യമാകും? അതാണ് എന്റെ താല്പര്യം. പുസ്തകത്തിൽ തിരിഞ്ഞും മറിഞ്ഞു ഒന്ന് നോക്കരുത്. ഈ പറയുന്നതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടോ? സമയങ്ങളെ ഒന്നാമത് സംസ്കൃതം വായിക്കാൻ കൂടി അറിയാത്തവരാണ് നിങ്ങൾ. മണ്ടനാകുന്നതുകൊണ്ട് എനിക്ക് വിരോധമല്ല, എന്നെ കൂടെ മണ്ടനാക്കരുത്. അതെനിക്ക് ക്ഷീണമുള്ള കാര്യമാണ്. കുറച്ച് അഭിമാനമൊക്കെ എനിക്കുമുണ്ട്. ചിലർക്ക് ഇങ്ങനെ ചുഴിഞ്ഞു നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ചിരിക്കുന്നത് വിചാരിച്ചൊന്നും കാണുന്നില്ല എന്നൊന്നും വിചാരിക്കും. അപ്രച്യുത ആത്മസ്വഭാവസ്യ, അപ്രച്യുതമായ, ഒരു തരത്തിലും ചുതി സംഭവിക്കാത്തതായ ആ സ്വരൂപം, അത് പറയുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ സിദ്ധാന്തം. അവിടെ ഈ പറയുന്നത് പോലെയുള്ള ഭേദമില്ല. ഉപാസകൻ, ഉപാസ്യൻ എന്നുള്ള ഭേദമില്ല. ബ്രഹ്മസൂത്രത്തിലെ പല അധികരണങ്ങളും ഇതിലും ഒരു തരത്തിലുള്ള സങ്കീർണതകളുണ്ട്. ഓരോ തരത്തിലുള്ള അങ്ങനെ അങ്ങ് മംഗളം വായിച്ചു എന്നുള്ള ഇത് വായിച്ചു പോകാൻ പറ്റിയ ഒരു സാധനമല്ല. അങ്ങനെ വായിച്ചു പോകത്തക്ക ആധ്യാത്മിക ഗ്രന്ഥ വിശേഷങ്ങളെല്ലാം മാർക്കറ്റിൽ ഒരുപാട് കിട്ടും. അതുപോലെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ പലതരത്തിലുള്ള സങ്കീർണതകളുണ്ട്. ഒന്ന് സംസ്കൃത ഭാഷയുടെ, ഒന്ന് അന്നത്തെ പ്രതിപാദന ശൈലിയിലെ, പിന്നെ അന്നത്തെ കുറെ പൂർവപക്ഷങ്ങൾ, അന്നത്തെ ചിന്താഗതി. ഇതെല്ലാം നമ്മൾ ഇന്ന് നമുക്ക് ദഹിക്കത്തക്ക രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. കഴിയുന്നത്ര നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പലയിടത്തും പറയേണ്ടി വരും. ചിലപ്പോൾ അത് ശരിക്ക് പിടികിട്ടിയില്ല എന്നും വരും. ഇത്രയും സങ്കീർണമായ ഒരു കാര്യത്തിന് നിങ്ങൾ ഇരുന്ന് തരുന്നതന്നെ ഒരു വലിയൊരു കാര്യം. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രേരണകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇരിക്കണമല്ലോ. ഈ സമയം വേറെ എന്തെങ്കിലും പണിയുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം വിട്ട് കഴിഞ്ഞാലും ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇരുന്ന് തരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ശാസിക്കുന്നു എന്നൊന്നും കരുതരുത്. എന്തായാലും ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ. അപ്പൊ അതുകൊണ്ടൊരു ശ്രദ്ധ വേണം. അതിനുവേണ്ടി പറയുന്നതാണ് ഇത്. ആരെങ്കിലും ഇത് പിടികിട്ടുന്നില്ലെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, ഇതിൻ്റെയും കുറ്റമുണ്ട്. കാരണം ഇതിൻ്റെ ശൈലി അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കാലം ആലോചിച്ചത് വേണമോ വേണ്ടയോ. കുറെ കാലം വിചാരിച്ചത് വേണ്ട, ഇവിടെ വെച്ചത് അവസാനിപ്പിച്ച്. സ്വരം നന്നായിരിക്കും, പാട്ട് നിർത്തുക, മാന്യമായി അവസാനിക്കും. പിന്നെ വിചാരിച്ചു എന്തുകൊണ്ടൊന്ന് പരീക്ഷിച്ചുകൂടാ ബ്രഹ്മസൂത്രം. പണ്ടൊരു ശിഷ്യന്റെ കാര്യം പറഞ്ഞ പോലെ വളരെ ആലോചിച്ചിട്ട് അവളയത്തെ കൊണ്ട് തലയിട്ടെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ എന്റെ സ്ഥിതി. നിങ്ങൾ കഷ്ടപ്പെടുന്ന കൂടുതലും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഇതിന്റെ ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് അത്രയും ശാസ്ത്ര പരിചയം ഉണ്ടായി ഉള്ളവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അതില്ലെങ്കിൽ അത്രയും വിശദീകരണം വേണ്ടിവരും. അങ്ങനെ മനസ്സിലാക്കിപ്പിക്കാനും മനസ്സിലാക്കാനും രണ്ടു ഭാഗത്തും ഒരു ശ്രമം വേണം. എന്നാലും ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റും. ഇവിടെ എന്നാണ് ഇത് എന്റെ മുൻഭാഗം ശൂന്യമാകുന്നതെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ആയാലും അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് ബ്രഹ്മസൂത്രമാണ്. അപ്പോ ഇവിടെ പറയുന്ന അപ്രച്യുതാത്മസ്വഭാവം വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഉപാസകൻ ഉപാസ്യൻ എന്നുള്ള ഒരു ഭേദം വച്ച് ആനന്ദമയൻ ഈശ്വരനാണ്, ജീവൻ അവനെ ഉപാസിക്കുന്നു, അവനെ നേടുന്നു എന്നും ഒരു സ്ഥലത്ത് പറഞ്ഞ എന്താണ് ആനന്ദി ഭൂരി, അവൻ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇതെങ്ങനെ സാധ്യമാകുമെന്നാ ചോദിക്കുന്നു. കാരണം ആത്മലാഭത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്, ആത്മ അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം തന്നിൽ തന്നെ ഉള്ള കാര്യമാണ്. അവിടെ തന്നിൽ നിന്ന് അന്യമായി ഒരു ഉപാസ്യനൊന്നില്ല. ഉപാസന അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. രണ്ടും ഒരേ അർത്ഥത്തിലുള്ളതാണ്. ഉപാസന എന്നുള്ള മറ്റെന്താണെന്ന് ധരിക്കരുത്. അതുകൊണ്ടാണ് അതിന് ധ്യാനമെന്ന് ചിലപ്പോൾ പറയുന്നു. അപ്പോൾ ഇവിടെ ധ്യാതാവും ധ്യാനവും അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട്? താൻ തന്നെയാണ്. തന്റെ സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപമാണെങ്കിലും അത് മാറ്റം വരാത്തതാണ്, അപ്രച്യുത സ്വഭാവമാണ്. അപ്പൊ ഈ ഭേദം വരത്തില്ല, ജീവ ഈശ്വര ഭേദമല്ല. പിന്നെ ആനന്ദമയൻ ഏത്? ഈശ്വരൻ. നിങ്ങൾ പറയുന്നു അത് ഈശ്വരനാണ്, ജീവനല്ല എന്ന് പറയുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നു. തഥാപി ആത്മനോ അപ്രച്യുത ആത്മസ്വഭാവസ്യ, അപ്രച്യുതമായ സ്വസ്വരൂപമാണത്, അവിടെ ഇതൊന്നും സംഭവിക്കത്തില്ല. അതിൻ്റെ അന്വേഷണവും അതിൻ്റെ ലാഭത്തെയും കുറിച്ച് പിന്നെ എന്തിനു പറയണം? അതാണ് സർവവുമായി മാറിയെന്നും അതിൽ നിന്ന് അന്യമായ ഒന്നുമില്ല എന്നും പറയുന്നു. പിന്നെ ഇതെല്ലാം കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? പൂർവപക്ഷവും സിദ്ധാന്തവും കൂടെ ഇവിടെ ഒരുമിപ്പിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ ശരിയാകും? പറയുന്നു സദഹ, ഇത് തമാശയല്ല. അദ്വൈതം എന്ന് പറയുന്നത് തമാശയല്ല. തമാശ എന്ന് പറഞ്ഞാൽ കേട്ട് ചിരിക്കാനുള്ള കാര്യം. പലരും പറയും ഈ സ്വാമിയുടെ സംഭാഷണം എന്ന് പറയുന്നത് വെറും ബോറാണ്, അതിനകത്ത് ചിരിക്കാനൊന്നുമില്ല, കോമഡിയില്ല. അതാണ് ഇവിടെയും പറയുന്നത്, അദ്വൈതം തമാശയല്ല, ചിരിക്കാനുള്ള കാര്യമില്ല. തമാശയാണെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം. ഇതെന്താണ് പറയുന്നത്? സത്താണ്, പരമാർത്ഥമാണ്. സത്ത ഇത് പരമാർത്ഥമാണ്. ഇതിനകത്ത് എന്താണ്? യാതൊരു ചുതി സംഭവിക്കുന്നില്ല. സ്വരൂപമാണ്. ആത്മശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടത് അങ്ങനെ പരമാർത്ഥമായ തത്വത്തെയാണ്. അവിടെ ആര് ഉപാസിക്കും? തനിക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരാൾ പറയാണ് ഞാൻ ദേവനെ ധ്യാനിക്കുന്നു. ശരി, സമ്മതിക്കാം. ഒരു ദേവൻ അയാളുടെ സങ്കല്പത്തിലുണ്ട്, ആ ദേവനെ ധ്യാനിക്കുന്നു, ദേവിയെ ധ്യാനിക്കുന്നു, ഗുരുവിനെ ധ്യാനിക്കുന്നു. എവിടെയെല്ലാം ഭേദദൃഷ്ടിയുണ്ടോ അവിടെയെല്ലാം ധ്യാനം സാധ്യമാകും. അത് സത്യമാണോ മിഥ്യയാണോ അത് വേറെ കാര്യം. അങ്ങനെ ഒരു ഭേദം വാസ്തവത്തിലുണ്ടോ ഇല്ലയോ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം. പക്ഷെ അങ്ങനെ ഒന്നാകാം, ധ്യാനം സംഭവിക്കാം. പക്ഷെ അദ്വൈതി എന്താണ് പറയുന്നത്? പാഴ്വാക്കുന്നല്ല പറയുന്നത്, സത്യനെ കുറിച്ച് പറയുന്നു, പരമാർത്ഥ സത്യത്തെക്കുറിച്ചാണ്. അതെന്താണ്? അത് താൻ തന്നെയാണ്. അവിടെ പിന്നെ എങ്ങനെ ഉപാസന സാധ്യമാകും? എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? ഭേദമില്ല അല്ല ചോദിക്കുന്ന, അത് എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ എന്നെ തന്നെ ധ്യാനിക്കുന്നു, അങ്ങനെ ധ്യാനിച്ചു എന്ന് വെച്ചാൽ ഞാൻ ദേവനെയും ദേവിയും ഒന്നുമല്ല ധ്യാനിക്കുന്നു, ആത്മാവിനെ ധ്യാനിക്കുകയാണ്, എന്നെ തന്നെ ധ്യാനിക്കുകയാണ്. അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ഞാൻ എന്ന് പറയുന്നത് സത്താണ്, ഭേദശൂന്യനാണ്. ആ ഭേദശൂന്യമായിരിക്കുന്ന എനിക്ക് എന്നിൽ എന്നെ ധ്യാനിക്കാൻ സാധ്യമല്ല. അതിന് വേണ്ടതായ ഭേദം അവിടെ നിലനിൽക്കുന്നില്ല. ഞാൻ എന്റെ ധ്യാന വിഷയമായിരിക്കുന്ന ഞാൻ, എന്നിൽ ഞാൻ ചെയ്യുന്ന ധ്യാനം, അങ്ങനെ ഒരു ഭേദം അവിടെ ഇല്ല. എന്തുകൊണ്ടില്ല? കാരണം ഞാൻ സത്താണ്, അപ്രച്യുത സ്വഭാവമാണ് എന്ന ബോധമുള്ളവന് അത് സാധ്യമല്ല. അതാ പറയുന്നതിന് താല്പര്യം. അപ്പോൾ ദേവനെയും ദേവിയൊക്കെ ധ്യാനിക്കുന്നു, ആ ബോധമില്ലെങ്കിൽ അതാകാം. ബോധമില്ലാത്തിടത്താണ് അത് സംഭവിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഉപാസന മൂഢന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. പരമാർത്ഥ ബോധം ഇല്ലാത്തവനാണ് മൂഢൻ, തന്റെ അപ്രച്യുതമായ സ്വഭാവത്തെക്കുറിച്ച് ബോധമില്ലാത്തവൻ. ഇവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ്? പരമാർത്ഥ ബോധമാണ്. പരമാർത്ഥത്തെക്കാൾ മുഖ്യമായിരിക്കുന്നു പരമാർത്ഥ ബോധം. എന്തുകൊണ്ട്? ബോധമില്ലെങ്കിലും ബോധമുണ്ടെങ്കിലും പരമാർത്ഥം അപ്രച്യുത സ്വഭാവത്തോടുകൂടി നിൽക്കുന്നു. പക്ഷെ അവിടെ എന്ത് വേണം? ശ്രോതാവിന് ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം, സമ്യക്ജ്ഞാനം ഉണ്ടാകും. അവിടെ ഉപാസകൻ, ഉപാസ്യൻ എന്നുള്ള ഭേദമില്ല. അവിടെ പിന്നെ ഉപാസന അല്ലെങ്കിൽ ധ്യാനം നിലനിൽക്കുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഏത് ആനന്ദമയനെ ധ്യാനിച്ചിട്ടാണ് നിങ്ങൾ ആനന്ദത്തെ നേടുന്നതെന്നാണ് ചോദിക്കുന്നതിന്റെ താല്പര്യം. സതഹ, ഇതാണ് സത്യം. ഇതൊക്കെയാണെങ്കിലും ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആത്മാ എന്ന് പറയുന്ന സ്വരൂപമാണ്, അതുതന്നെയാണ് സർവവുമായിരിക്കുന്നത്. ഈ സൃഷ്ടി അതിൽ നിന്ന് അനന്യമാണ്, അതെല്ലാം അംഗീകരിക്കാം. എന്നാലും അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബോധമുണ്ടായി. ഇതിനു മുമ്പോ തത്വ അനവബോധ നിമിത്തോ ഇത് പറഞ്ഞപ്പോൾ അതൊക്കെ മനസ്സിലായി. ശ്രുതി നമ്മളെ ബോധിപ്പിച്ചപ്പോൾ ബോധിച്ചു ഇതാണ് പരമാർത്ഥം. പക്ഷെ അതിനു മുമ്പ് തത്വ അനവബോധം, ഈ പരമാർത്ഥത്തെ ബോധിക്കാതിരിക്കുമ്പോൾ, ഈ പരമാർത്ഥത്തെ ബോധിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് മൂഢത. അതിനാണ് നമ്മൾ പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വസ്തുവാണ്. നേരത്തെ ആത്മാവെന്ന് പറഞ്ഞപ്പോൾ തോന്നുന്നത് പോലെയുള്ള ഒരു പദാർത്ഥ ബോധത്തോടുകൂടി ചിന്തിക്കേണ്ട ഒന്നല്ല അജ്ഞാനം. ഈ പറഞ്ഞതായ തന്റെ അച്യുതമായ അപ്രച്യുതമായ സ്വഭാവത്തെക്കുറിച്ചുള്ള ബോധമില്ലാതിരിക്കുക. ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഈ തത്വത്തെ കേൾക്കുന്നതുവരെ നമുക്ക് ആ ബോധമില്ലായിരുന്നു. ശ്രുതി അത് നമ്മൾ ബോധിപ്പിച്ചപ്പോൾ ആ ബോധമുണ്ടാകുന്നു. താൻ അപ്രച്യുത സ്വഭാവനാണ്, സത്താണ്, പരമാർത്ഥമാണ്. അപ്പോൾ ബോധമുള്ളവനെ കുറിച്ചല്ല പറയുന്നത്, ആ ബോധം ഇല്ലാത്തതുകൊണ്ട് തത്വ അനവബോധം. അത് ഹേതുവായി അവിടെ എന്തുവരും? ഭേദം വരുന്നു. ഞാൻ ഉപാസകനായി, ആനന്ദമയൻ ഉപാസ്യനായി, ഞാൻ ധ്യാതാവായി, എനിക്ക് ധ്യാനിക്കാൻ ഒരാത്മാവുണ്ട്, സൂക്ഷ്മവും വ്യാപകവുമായ ഒരാത്മാവുണ്ട്, അതിനെ ധ്യാനിക്കണം, സാക്ഷാത്കരിക്കണം. എല്ലാം പാഴ്വേല, അവിടേക്ക് പ്രവൃത്തി പോകുന്നു. ആർക്ക്? ബോധമില്ലാത്തവൻ. ആ ബോധത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം എന്താണോ വെറും പാഴ്വേലയാണ്, അന്തസ്സാര ശൂന്യമായ പ്രവൃത്തികളാണ്, അർത്ഥശൂന്യമായ കർമ്മങ്ങളാണ്. അതുകൊണ്ട് അനവബോധ നിമിത്തം. എന്തുകൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു? പറയുന്നു ദേഹാദിഷു അനാത്മ സു ആത്മത്വ നിശ്ചയോ അത് സംഭവിക്കുന്നു. അനാത്മാവായ ഈ ദേഹാദികളിൽ ആത്മത്വബോധം വരും. പരമാർത്ഥബോധം നഷ്ടപ്പെട്ടിട്ട് പരമാർത്ഥം അല്ലാത്തതിനെ പരമാർത്ഥമെന്ന് ബോധിക്കുന്നു. അത് സംഭവിക്കുന്നു. അതാണ് പറഞ്ഞ മൂഢൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണോ താൻ കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും രസിക്കുകയും ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പരമാർത്ഥത്തെ അവൻ ഗ്രഹിക്കുന്നില്ല എന്നാണ്. അതിനെ ഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നുണ്ട്. മരുഭൂമിയിലെ ജലത്തെ അവൻ കാണുന്നുണ്ട്, പക്ഷെ ആ ജലത്തിൻ്റെ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നില്ല. അതുപോലെ അപ്പോൾ ഞാനിതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതെല്ലാം സത്യമാണെങ്കിൽ ഇതിനെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമല്ല എന്ന് ചോദിക്കരുത്. ഞാൻ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യുന്നത് ആ മരുഭൂമിയിലെ ജലത്തെയാണ്. ഞാൻ കാണുന്നു അനുഭവിക്കുന്നു, അതുകൊണ്ട് ജലമാണ് അവിടെ സത്യമെന്ന് ധരിക്കരുത്. പിന്നെയോ സത്യത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ സത്യം ഇതായെല്ലാം അനുഭവപ്പെടുന്നു എന്നുള്ള ബോധമാണ് അവിടെ വേണ്ടത്. ആത്മാ തന്റെ സ്വരൂപം, അത് ശരീരമായും ഇന്ദ്രിയമായും മനസ്സായും എല്ലാം പ്രകടമായിരിക്കുന്നു. എന്തുകൊണ്ട്? തന്റെ തന്നെ സത്തായ ആ സ്വരൂപത്തിൽ സംഭവിച്ച സങ്കല്പം കൊണ്ട്. അതുകൊണ്ട് ആ സത്ത് തന്നെ ഇതെല്ലാം ആയിരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തിനെ കാണുന്നു? ആ സത്തിനെ കാണുന്നു. ഇതിൽ നശ്വരതയല്ല കാണുന്നത്, ഇതിൽ സംസാരിത്വത്തെ അല്ല കാണുന്നത്, അസംസാരിത്വത്തെ അനശ്വരതയെ ഇതിൽ കാണുന്നു. ആ ബോധം ഇല്ലാത്തത് കൊണ്ട് അതാണ് ഇവിടെ പറഞ്ഞത്. അനവബോധ നിമിത്തോ ദേഹാദിഷു അനാത്മസു ആത്മത്വ നിശ്ചയോ. ഈ അനാത്മാക്കളിൽ ആത്മത്വ നിശ്ചയം വന്നു കഴിഞ്ഞു. രണ്ടു കാര്യങ്ങളേ ഉള്ളൂ, പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എന്താണ്? രണ്ട് നിശ്ചയം. ഒന്ന് അനാത്മത്വ നിശ്ചയം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു. പരമാർത്ഥ ബോധ ശൂന്യനായിരിക്കുന്നതിന് അവന് സംഭവിച്ചിരിക്കുന്ന അനാത്മത്വ നിശ്ചയം. ഇതിന് നേരെ വിരുദ്ധമായി സംഭവിക്കേണ്ടത് എന്താണ്? ആത്മത്വ നിശ്ചയം. ഈ അനാത്മത്വ നിശ്ചയം ഇതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് സംസാരം എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ തുടർന്നാണ് ബാക്കി എല്ലാ സംസാരവും സംഭവിച്ചിരിക്കുന്നത്. നേരെ വിപരീതമായി ആത്മത്വ നിശ്ചയം എന്നാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ആത്മത്വ നിശ്ചയത്തിൽ ഈ സംസാരം അവസാനിച്ചു. അതെങ്ങനെ അവസാനിക്കുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മത്വ നിശ്ചയത്തിൽ മോക്ഷം പ്രാപ്തമാകുന്നു എന്ന് പറയുന്നു. അതല്ലാതെ വേറൊന്നുമില്ല ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച്. നിശ്ചയാത്മകമായ ആ ബോധത്തിനപ്പുറം മറ്റൊന്നുമില്ല. അവിടെ അനുഷ്ഠിക്കാനോ നേടാനോ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ഇതാണ് പരമാർത്ഥം. അവർ ശ്രുതി പറയുന്ന പരമാർത്ഥം, അല്ലെങ്കിൽ ഭാഷ്യകാരൻ നമുക്ക് വിശദീകരിച്ചു തരുന്ന പരമാർത്ഥം ഇതാണ്. ഇതിനൊരാൾക്ക് തള്ളാം കൊള്ളാം, അത് അവരവരുടെ ഗുണമനുസരിച്ചിരിക്കും. പക്ഷെ അതാണ് പരമാർത്ഥം. അനാത്മത്വ നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആത്മത്വ നിശ്ചയം. അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ അനാത്മത്വ നിശ്ചയത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ബോധം വന്നു. സ്വരൂപ നിശ്ചയത്തിന്റെ സ്ഥാനത്ത് അനാത്മത്വ നിശ്ചയം വന്നു. ഇതാണ് ലൗകിക ദൃഷ്ട, ലോകം മുഴുവൻ ഇതാണ് കാണുന്നത്. ആധ്യാത്മിക ജീവികളായാലും ശരി, ഭൗതിക ജീവികളായാലും ശരി, നമ്മൾ പറയും ഞങ്ങളെല്ലാം ആത്മീയ ജീവികളാണ്, മറ്റവരെല്ലാം ലൗകികന്മാരാണ്. ഭാഷ്യകാരന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം മൂഢന്മാരാണ്. ആത്മീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ലൗകികം എന്ന് പറഞ്ഞാലും ശരി, എല്ലാം കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. എന്താണ്? എല്ലാം ലൗകികന്മാരാണ്. നമ്മൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നില്ലേ അവൻ ലൗകികനാണ്, അപ്പം നീയോ ഞാൻ ആത്മീയനാണ്. ഇതിനും ഒരു അബദ്ധം പറയാനേ ഇല്ല. താനും ലൗകികം തന്നെ, അവനും ലൗകികം തന്നെ. അല്ലല്ല, എനിക്ക് വ്യത്യാസമുണ്ട്, എൻ്റെ ഡ്രസ്സിന് മാറ്റമുണ്ട്, എൻ്റെ തലയ്ക്ക് മാറ്റമുണ്ട്, മുട്ടയാണ്, അതൊക്കെ ശരി, സമ്മതിക്കാം. പക്ഷെ നീയും ലൗകികനാണ്, അവനും ലൗകികനാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന അനാത്മത്വ നിശ്ചയമാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ ലൗകികൻ തന്നെ. ആത്മത്വ നിശ്ചയമാണെങ്കിൽ പറയാം ഞാൻ ആത്മീയനാണ്. അല്ല, ഞാൻ വേറെ പല സർക്കസും കാണിക്കുന്നുണ്ടല്ലോ, സർക്കസുകാരൂടെ ഒരുപാടുണ്ട്, അവരെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലൗകികന്മാരുടെ പട്ടികയിലാണ്. അവരെന്നും ആത്മീയമായിട്ട്, അതാണ് പറയുന്നത് ലൗകികോ ദുഷ്ട. അനാത്മത്വ നിശ്ചയം ഇവിടെ ഉണ്ടോ അവൻ ലൗകികനാണ് എന്നാ പറയും. അപ്പൊ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ നേടിയത് ഇങ്ങനെ ഒരു ബിരുദമാണോ? ലൗകിക ബിരുദം അതേ വ്യർത്ഥമായി പോയി, നഷ്ടമാണ്, വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ആത്മത്വ നിശ്ചയം. എന്നാലേ ഭാഷ്യകാരന്റെ അംഗീകാരം കിട്ടും. നാട്ടുകാരൊക്കെ എന്നെ അംഗീകരിക്കുന്നുണ്ട്, ഇരുന്നോട്ടെ, അതൊക്കെ നല്ലത് തന്നെ. ഭാഷ്യകാരന്റെ അംഗീകാരം വേണോ? ആത്മത്വ നിശ്ചയം വരണം. ഇതാർക്കും ഇങ്ങനെ ചോദ്യം ചെയ്യാനോ തള്ളിക്കളയാനോ ഒന്നും പറ്റത്തില്ല. കാരണം വിവരമുള്ള ആളാ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് നിഷേധിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നുകിൽ സ്വയം ലൗകികനായി അംഗീകരിക്കുക, അല്ലെങ്കിൽ ആത്മത്വ നിശ്ചയം വരിക. പറയുന്നു ലൗകികോദ്ദിഷ്ട, ഇതാണ് ലൗകികത്വം എന്ന് പറയുന്നു. ഇതാണ് ലോകത്ത് കാണപ്പെടുന്ന മുഴുവൻ. തേന ദേഹാദി ഭൂതസ്യ ആത്മനോ അപി ആത്മ അനന്വിഷ്ടോ അന്വേഷ്ടവ്യോ അലബ്ധോ അലബ്ധവ്യോ അശ്രുതശ്രുതവ്യോ അമതോ മന്ദവ്യോ അവിജ്ഞാതോ വിജ്ഞാതവ്യേ ഇത്യാദി ഭേദവ്യപദേശോ ഉദ്യതേ. പറയുന്നു ലൗകികനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂഢനെന്ന് പറയുന്നത് സാധാരണ ലോകത്തിൽ വിവരം കിട്ടുവൻ അറിവില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ആധ്യാത്മിക സംബന്ധത്തിൽ പറയുമ്പോൾ അത് ആരെയെങ്കിലും ആക്ഷേപിക്കാനോ ആരെങ്കിലും താഴ്ത്തിക്കെട്ടാനോ മോശക്കാരനാക്കാനോ വേണ്ടി പറയുന്നതല്ല. മൂഢൻ, മന്ദൻ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ താമസിക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വിളിക്കും മൂഢം. അത് ശരിയായ അർത്ഥത്തിലാണ്. അതുപോലല്ല ഇവിടെ മൂഢൻ മന്ദൻ എന്നെല്ലാം പറയുന്നു. അതിവിടെ പറയുന്നു ആർക്കാണോ ആത്മബോധം ഇല്ലാത്തത് അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തരത്തിലുള്ള ആത്മാന്വേഷണം മറ്റ് സംഭവിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പദാർത്ഥ ബോധം മനസ്സിൽ വന്നിട്ട് വളരെ വലുപ്പമുള്ള വളരെ ബൃഹത്തായ ഒരു ആത്മാവിനെ അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടും. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് അബദ്ധത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങളെ കാര്യം പറയല്ലേ, എന്റെ കാര്യം പറഞ്ഞു. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നവർ, ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. അപ്പൊ എത്തിച്ചേർന്നെന്ന് പറയുമ്പോൾ എന്നാ ധരിച്ചോണം? അപ്പൊ അവിടെ ആ മോഹബുദ്ധി, മൂഢത, അതുകൊണ്ട് ഇങ്ങനെ ആത്മസങ്കല്പങ്ങളൊക്കെ വരുന്നു. വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആത്മാ അനന്വിഷ്ടോ, ഇത് അന്വേഷിച്ച് പോകേണ്ടതൊന്നല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ഹിമാലയത്തിൽ പോയിരുന്ന് ധ്യാനിച്ച് കണ്ടുപിടിക്കേണ്ടതൊന്നല്ല അനന്വിഷ്ടോ. എന്നാലും എന്ത് ചെയ്യുന്നു? അന്വേഷ്ടവ്യോ, ജീവിതകാലം മുഴുവൻ അന്വേഷിക്കുന്നു. എവിടെ കിട്ടുമോ ഈ ആത്മാവിന്? എന്ത് തപസ് ചെയ്താലാണ് ഈ ആത്മാവിനെ കിട്ടുന്നത്? എന്ത് അഭ്യാസം കാണിച്ചാലാണ് ഇത് കിട്ടുന്നത്? അലബ്ധവ്യോ, ഇത് അലബ്ധോ. അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഈ മൂഢതയിൽ നിന്നുകൊണ്ട്, നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട്, കണ്ണടച്ചു വെച്ചുകൊണ്ടോ കണ്ണ് തുറന്നു വെച്ചുകൊണ്ടോ ഒന്നും നേടാമെന്നുള്ളതൊന്നല്ല, അലബ്ധവ്യമാണ്. എന്നാലും എന്ത് ചെയ്യുന്നു? ലബ്ധവ്യോ, ഇത് നേടാം എന്ന് മോഹിക്കുന്നു. അശ്രുതഹ, ഇതങ്ങനെ ശ്രവിക്കത്തക്ക ഒന്നല്ല. ഞാൻ കേട്ടു, വേദമായ വേദമെല്ലാം പഠിച്ചു, ശാസ്ത്രങ്ങളായ ശാസ്ത്രങ്ങളെല്ലാം കേട്ടു. പ്രയോജനമില്ല. എന്താണ് അശ്രുത? അത് ശ്രോതവ്യമല്ല. എന്നാലും എന്ത് ചെയ്യുന്നു? ശ്രോതവ്യോ, ഇതിനെ ചെവിയിലൂടെ പിടിച്ചു കളയാം എന്ന് കരുതുന്നു. മന്ദവ്യോ, ഇത് താൻ തന്നെയല്ലേ, അത് മനന നിധ്യാസനങ്ങൾക്ക് വിഷയമാകുന്ന ഒന്നല്ല. എന്നാലും അതിനുവേണ്ടി ശ്രമിക്കുന്നു. അവിജ്ഞാതോ, ഇനി അവസാന സാക്ഷാത്കാരം പറയുന്നു. അങ്ങനെ കരുതുന്നു, അതുമല്ല. അവിജ്ഞാതവ്യ, അതാണ് അതിന്റെ പരമാർത്ഥം. എന്തുകൊണ്ട് ആത്മാ എന്ന് പറയുന്നത് സ്വരൂപമാണ്? അത് സ്വരൂപമായിരിക്കെ മോഹം കൊണ്ട് ഇങ്ങനെയുള്ള ഇത്യാദി ഭേദവ്യപദേശം ഉണ്ടാകും. ബോധിക്കാൻ കഴിയാത്തതിനെ ബോധിക്കാമെന്ന് കരുതുന്നു. എന്ത്, ഇവിടെ ലോകത്തെല്ലാത്തിനെയും ബോധിക്കുന്നു, അതുപോലെ ഇതിനെയും അങ്ങ് ബോധിക്കാമെന്ന് വിചാരിക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അംഗീകരിക്കും, പക്ഷെ ബോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്താ? അത് വ്യക്തമാക്കിയാലേ പറ്റൂ. നമ്മൾ ശ്രവിക്കുന്നു, മനനം ചെയ്യുന്നു, ബോധിക്കുന്നു, അതിനെ തന്നെ ഇവിടെ നിഷേധിച്ചു. ഇത് ശ്രവിക്കാൻ കഴിയത്തില്ല, എന്നാലും ശ്രവിക്കുന്നു, മനനം ചെയ്യാൻ കഴിയില്ല, എന്നാലും മനനം ചെയ്യുന്നു, ബോധിക്കാൻ കഴിയില്ല, എന്നാലും ബോധിക്കാമെന്ന് കരുതുന്നു. ഇതൊക്കെ മോഹമാണെന്നും പറയുന്നു. നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇവിടെ അത് രണ്ടും എടുത്ത് പറഞ്ഞുണ്ട്. എങ്ങനെയാണോ നമ്മൾ ഭേദബുദ്ധിയോടുകൂടി, എവിടെയാണോ ഇതിനെല്ലാം ശ്രമിക്കുന്നത്, ശ്രവിക്കാൻ ശ്രമിക്കുന്നത്, മനനം ചെയ്യാൻ ശ്രമിക്കുന്നത്, സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്, അവിടെയെല്ലാം എന്ത് നയിക്കുന്നു? ഭേദബുദ്ധി നിലനിൽക്കുന്നു. ആ ഭേദബുദ്ധിയോടുകൂടി നടത്തുന്ന ശ്രമങ്ങളെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ബോധം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിക്കും. എന്തായാലും നിങ്ങളും പറയുന്നുണ്ടല്ലോ, ശ്രവിക്കുന്നു, മനനം ചെയ്യുന്നു, ബോധിക്കുന്നു, അതെങ്ങനെയാ? അത് പറയുന്ന എന്താണത്? അദ്വയബോധമാണ്. അതെങ്ങനെ മനസ്സിലാക്കും? അവിടെ പിന്നെ എങ്ങനെയാ ഇതെല്ലാം സംഭവിക്കുന്നത്? അദ്വയമായ ഒന്നിൽ ഇതെങ്ങനെ സംഭവിക്കും? ഈ ബോധം എങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത് ആദ്യത്തിന് പ്രകാശിക്കാമോ എന്ന് ചോദിക്കും പോലെയാണ്. ഇവിടെ കൂരിരുളാണ്, ഇവിടെ ആദ്യത്തിന് എങ്ങനെ പ്രകാശിക്കാൻ പറ്റും? അങ്ങനെ ഒരു പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുൾ അപ്രത്യക്ഷമാകുമോ? ബോധക്കേട് മാറുമോ? മൂഢത്വം മാറുമോ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതാണ് അദ്വയബോധം എന്ന് പറയുന്നത്. അതെന്താണ്? അത് പരമാത്മാവിന്റെ തന്നെ പ്രകാശമാണ്. എന്തുകൊണ്ട്? അത് ഇരുളിനെ നിരാകരിക്കുന്ന പ്രകാശമാണ്, ഭേദത്തെ നിരാകരിക്കുന്ന പ്രകാശമാണ്. ഭേദത്തെ അംഗീകരിക്കുന്നിടത്താണ് അതിനെ ചോദിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. ശ്രവണ മനന നിധ്യാസനങ്ങളെ ചോദ്യം ചെയ്യുന്ന അവിടെയാണ്. ഈ ശ്രവണ മനന നിധ്യാസന സാക്ഷാത്കാരം എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭേദബോധത്തെ ആശ്രയിച്ചാണ് ഈ പ്രക്രിയകൾ സംഭവിക്കുന്നതെങ്കിൽ അതിനെ നിരാകരിക്കുന്നു. അതേതുപോലെയാണ് നമ്മൾ ടോർച്ച് അടിച്ച് സൂര്യനെ നോക്കുന്ന പോലെയാണ് നട്ടുച്ചയ്ക്ക്. അതൊരു പാഴ്വേലയാണ്, അത് അഭാസ്യമാണ്. അതിന് ശ്രമിക്കുന്നവനാണ് പറയുന്നവൻ മൂഢനാണ്. അതിനെ കാണുന്നതിനുള്ള പ്രകാശം അതിൽ നിന്ന് തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അത് ആദിത്യന്റെ തന്നെ പ്രകാശമാണ്. മാണിക്യത്തെ പട്ടിനകത്ത് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്നവനൊരു പ്രകാശം കാണും. പക്ഷേ രത്ന ത്തെക്കുറിച്ച് ബോധമുള്ളവനെ മനസ്സിലാക്കുക. എന്താണ് ഈ കാണുന്ന പ്രകാശം? അത് മാണിക്യത്തിന്റെയാണ്, മരതകത്തിന്റെയാണ്, പത്മരാഗത്തിന്റെയാണ്, ഗോമേതകത്തിന്റെയാണ്, വൈഡൂര്യത്തിന്റെയാണെന്ന് അവൻ തിരിച്ചറിയും. ആ വിവേകമുള്ളവനല്ലാത്തവനെ തിരിച്ചറിയാൻ പറ്റും. അത് ഒരു പ്രകാശം എന്നേ അറിയത്തുള്ളൂ. അതുപോലെ ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്. ഈ തത്വം ആദിത്യനെ പോലെ തന്നെ സ്വയം പ്രകാശിക്കണം. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. എന്താണ് അത്? സ്വതസിദ്ധമാണ്, അപ്രച്യുത സ്വഭാവമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രത്നപരീക്ഷകനെ അത് മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ശ്രവണം, മനനം, നിധ്യാസനം. ആ രത്നത്തെ തിരിച്ചറിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? അവൻ്റെ ഒരു ട്രെയിനിങ് വേണം, അതിന്റെ ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കത്തക്ക. പിന്നീട് അവൻ ഒളിഞ്ഞിരുന്നാൽ അവൻ മനസ്സിലാക്കും ഇത് ഇന്നതാണ്. അതിന്റെ പ്രകാശം കൊണ്ട് അവൻ തിരിച്ചറിയും. ആത്മപ്രകാശത്തെയും അനാത്മപ്രകാശത്തെയും അവൻ തിരിച്ചറിയും. അതാണ് ആത്മ അനാത്മവിവേകം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രകാശം എന്താണ്? ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? ആദിത്യനെ പോലെയുള്ള സ്വയം പ്രകാശമാണ്. അത് ഭേദത്തെ നിരാകരിക്കുന്നതാണ്. അവിടെ ഈ പറയുന്ന ഭേദമൊന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെ ചോദ്യം ചെയ്യാം എന്നാരും കരുതണ്ട. ഇത് വളരെ വിവരമുള്ള ഒരാൾ പറഞ്ഞതാ. അതുകൊണ്ട് ഈ മൂഢതയുള്ളപ്പോൾ ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളെല്ലാം നടക്കും. നമ്മൾ ഉപാസിക്കും, ധ്യാനിക്കും, എല്ലാ അഭ്യാസങ്ങളും കാണിക്കും, ആധ്യാത്മികം എന്ന് പറഞ്ഞ് പല കസർത്തുകളും കാണിക്കും. അതെല്ലാം ലൗകികം. ഇതാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഞാൻ പറയുന്ന എന്ന് ധരിച്ചുകളായിരുന്നു. അവിടെ പറയുന്നു, ഉപപദ്യതേ, നിങ്ങളീ കാണിക്കുന്നതിനൊക്കെ ഒരു യുക്തിയുണ്ട്. ഭേദബുദ്ധിയോടുകൂടി നിങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാ ആചാരങ്ങൾക്കും ഒരു യുക്തിയുണ്ടാണ് പറയുന്നത്. ഉപപദ്യതേ, ആ യുക്തിയെ സമർത്ഥിക്കുന്ന എന്താണോ അത് നിങ്ങളുടെ മൂഢത എന്നുള്ള വ്യത്യാസം മാത്രം എന്നാര് പറയുന്നു? ഭാഷ്യകാരൻ. മൂഢത കൊണ്ട് അത് സംഭവിക്കുന്നു. പരമാർത്ഥം എന്തോ അങ്ങോട്ട് ശ്രദ്ധിക്കുക, അതാ പറയുന്നത്. ഇതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥം എന്താണ് പറയുന്നു? അത് ഭാഷ്യകാരൻ പറയുന്നു, ഞാൻ വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ടത്? സ്വയം വെളിപ്പെടുന്നതായതുകൊണ്ട്. അത് സ്വയം വെളിപ്പെടുന്നതാണ് എന്നാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അതിന് പരമാർത്ഥ ബോധം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, പ്രതിഷിദ്ധ്യതേവത്തു പരമാർത്ഥത സർവജ്ഞാത് പരമേശ്വര അന്യോ ദ്രഷ്ട ശ്രോതാവ. ഈ പരമാർത്ഥത്തെയാണ് താൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പരമാർത്ഥത്തിൽ? എന്താണ് സർവജ്ഞാത് പരമേശ്വര, സർവജ്ഞനായിരിക്കുന്ന, ആനന്ദമയനായിരിക്കുന്ന ആ പരമാത്മാവിൽ നിന്ന് അന്യനായി ദ്രഷ്ടാവോ ശ്രോതാവോ മന്ദാവോ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ പരമാർത്ഥത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അന്യോ അതോ അസ്ഥി ദ്രഷ്ട ഇത്യാദിന അപരധാരണത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെപ്പോഴും പറയുന്ന സമാധാനം തന്നെ ഇവിടെയും പറയുന്നു. പരമേശ്വരസ്തു അവിദ്യ കൽപിതാദ് ശരീര കർത്തൃ ഭോക്തൃ വിജ്ഞാനാത്മാഖ്യാത് അന്യ. ആ പരമാർത്ഥ സത്യം നിങ്ങളുടെ ഈ മൂഢതകൾക്കെല്ലാം അന്യമാണ്. ആ പരമാർത്ഥ സത്യം നിങ്ങളുടെ ഈ വിഭ്രാന്തികൾക്കെല്ലാം അന്യമാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. പരമേശ്വരസ്തു പരമാത്മാവ് അവിദ്യാകൽപിതാ ശരീര, അവിദ്യാകൽപിതമായ ശരീര ഈ ജീവൻ ഇവിടെ ഈ ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നു. എങ്ങനെ? കർത്തുഹു ഭോക്തുഹു വിജ്ഞാനാത്മാഖ്യാത്, ഇവിടെ കർത്താവായും ഭോക്താവായും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ വിക്രികളെയും സ്വീകരിച്ചു. താൻ എന്തെല്ലാം ആത്മാഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടോ എല്ലാത്തിനും എടുത്തോളും. താൻ എന്തെല്ലാം ലൗകിക അഭ്യാസങ്ങൾ കാണിക്കുന്നോ എല്ലാത്തിനും എടുത്തോളും. അതിൽ നിന്നെല്ലാം എന്താണ് അന്യഹ, അതിൽ നിന്നെല്ലാം അന്യനായിരിക്കുന്നു. എന്ത്? അന്യമായിരിക്കുന്നു തത്വം, അന്യനായിരിക്കുന്നു പരമാത്മാവ്. അതിനൊരു ദൃഷ്ടാന്തം പറയുന്നു. യഥാ മായാവിനഹ ചർമ്മ ഖഡ്ഗധരാത് സൂത്രേണ ആകാശം അധിരോഹിത സ ഏവ മായാവി പരമാർത്ഥരൂപോ ഭൂമിഷ്ഠോ അന്യഹ എന്നും പറഞ്ഞിട്ടുള്ളതാണ്. മായാവിനഹ, മായാവി എന്ന് വെച്ചാൽ ഇവിടെ ഇന്ദ്രജാലക്കാരൻ. ചർമ്മ ഖഡ്ഗധരാത്, അവൻ പടച്ചട്ടയും വാളും ധരിച്ചിട്ടുണ്ട്. ഇതെല്ലാം മായാവിയുടെ മായാജാലം കൊണ്ട് കാണുന്നതാണ്. ഇതെല്ലാം ധരിച്ചുകൊണ്ട് മായാവി സൂത്രേണ ആകാശം അതിരോഹിത, ആകാശത്തിലേക്ക് കയറിപ്പോകാൻ ഒരു പാലം പോലുമുണ്ട്. ഇല്ലാത്തടത്ത് വെറും ഒരു നൂലിലൂടെ അയാൾ കയറി മേലോട്ട് പോകുന്നു. പടച്ചട്ടയും വാളും ധരിച്ചുകൊണ്ട് അവിടെ പോയി ഭയങ്കരമായ യുദ്ധം നടത്തുന്നു. കാഴ്ചക്കാർ കാണുന്ന എന്താണ്? മേളില് വാളുകൾ കൂട്ടിമുട്ടുന്ന സംഘട്ടനം, ശബ്ദം. കുറച്ച് കഴിയുമ്പോൾ മേളിൽ നിന്ന് രക്തം താഴോട്ട് വീഴുന്നു. കുറച്ച് കഴിയുമ്പോൾ ഓരോ തലകൾ താഴെ വന്ന് വീഴുന്നു. ഛേദിച്ച അംഗങ്ങൾ, കൈയും കാലും എല്ലാം ഓരോ മുറിയായിട്ട് താഴെ വീഴുന്നു. ഇന്ദ്രജാലക്കാരന്റെ കഴിവാണ്. കൂടി നിൽക്കുന്ന മുഴുവൻ ഇന്ദ്രജാലം കാണാൻ നിൽക്കുന്ന എല്ലാവരും ഇതെല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഇന്ദ്രജാലക്കാരൻ. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഈ സൂത്രത്തിൽ കൂടി മേളി പോയിരിക്കുകയാണ്. നൂല്, സൂത്രം എന്ന് പറഞ്ഞാൽ നൂല്. ഇത് കാണുന്ന ആര്? അവിടെ കാഴ്ചക്കാരായി കൂടിയിരിക്കുന്നവർ. പക്ഷേ സൈവ മായാവി പരമാർത്ഥരൂപോ ഭൂമിഷ്ഠഹോ അന്യ, അതേ സ്ഥലത്ത് ഈ ശവങ്ങളെല്ലാം ചിന്നിച്ചേറി വീഴുന്ന അതേ ഭൂമിയിൽ, അതേ സ്ഥാനത്ത് ഈ പാവം മായാവി അവിടെ നിൽപ്പുണ്ട്. അയാളുടെ കയ്യിൽ വാളമില്ല, പടച്ചട്ടയുമില്ല, അയാളെങ്ങും പോയിട്ടുമില്ല. എന്നാൽ അയാളെ ആരും ഇട്ട് കാണുന്നുമില്ല. അതാണ് ഇന്ദ്രജാലം. അവരെന്നും സൈവ മായാവി, ഏതൊരു മായാവിയാണോ ആ നൂലിൽ കൂടി മേളിൽ കയറി പോയത് പരമാർത്ഥരൂപോ. പക്ഷെ അവനൊരു പരമാർത്ഥ സ്വരൂപമുണ്ട്. എന്താണ്? അന്യഹ ഭൂമിഷ്ഠ, അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ട്, അയാളെ ആരും കാണുന്നില്ല. പക്ഷെ ആ മായാവി കാണിക്കുന്ന കോലാഹലങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ പരമാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ തന്നെയാണ് ഇവിടെ പറയുന്നത് ലൗകികം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതായ അപ്രച്യുത സ്വഭാവത്തിൽ സത്തായിരിക്കുന്ന തന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ അത് യാതൊരു മാറ്റവും കൂടാതെ ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുക തന്നെ അതിൽ നിന്നൊരു മായാവി പുറപ്പെട്ടു. പല വേഷങ്ങളും കിട്ടി. മായാവി പടച്ചട്ടയും ഖഡ്ഗവും കയ്യിലെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെ ആ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ ജീവാത്മാവായും അത് തന്നെ നാനാരൂപത്തിലായി, പശുപക്ഷി മൃഗാദി രൂപത്തിലായി, പരമാത്മാവായി നാനാ ദേവതാദേവി രൂപങ്ങളിലായി. ഇവിടെ തൻ്റെ തന്നെ അപ്രച്യുതമായ സ്വരൂപമാണത്. നാനാരൂപത്തിലായിട്ട് ഇവിടെ യുദ്ധം ചെയ്യുന്നു, സംസാരിയായിരിക്കുന്നു. ബ്രഹ്മാദികൾ ഉൾപ്പെടെ ആ സംസാരത്തിൽപ്പെട്ടിരിക്കുന്നു, സംസാര ചക്രത്തിൽപ്പെട്ടിരിക്കുന്നു, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. അവിടെ ഇതിലൊന്നും പങ്കെടുക്കാതെ ഒരാൾ ഭൂമിയിൽ നിശബ്ദനായി നിൽക്കുന്നു. ഇപ്പോഴാണോ അയാളുടെ മായാജാലം അയാൾ സ്വയം പിൻവലിക്കുന്നത്? മായാശക്തി തന്നിൽ നിന്ന് തന്നെ പുറത്തെടുത്ത ആ ഇന്ദ്രജാല ശക്തിയെ അയാൾ തന്നിലേക്ക് തന്നെ ആവാഹിക്കുന്നത്. അപ്പോൾ ആൾക്കാർ കാണുന്ന എന്താണ്? പഴയ മായാവി അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ ഈ നടന്നതൊന്നും തന്നെ നടന്നിട്ടില്ല. അതുപോലെ ഇവിടെയും ധരിക്കുന്ന എന്താണ്? തൻ്റെ അപ്രച്യുത സ്വഭാവത്തെ എങ്ങനെ ബോധിക്കുന്നു? അവിടെ കാഴ്ചക്കാരെല്ലാം ബോധം ഉള്ളവരാകും, അവർക്കെല്ലാം ബോധം ഉണ്ടാകും. അതാ മായാവി ഇവിടെ നിൽക്കുന്നു, ബോധമുണ്ടാകുന്നു. ഇത് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞാണ് ഒരു ഉദാഹരണം. ഇനി പറയുന്നു, ഇങ്ങനെ ഒരു മായാജാലം ഞങ്ങളാരും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു യുദ്ധം കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു മായാവിയും കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ? എല്ലാവരും ഇന്ദ്രജാലക്കാരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്നവരേ ഉള്ളൂ. അതും ഈ പറയുന്നത് പോലെയുള്ള മായാജാലം വശമുള്ള ഇന്ദ്രജാലക്കാരൊന്നും ഇന്നില്ല. ഇന്ദ്രജാലമൊക്കെ കാണിക്കുന്ന ഓരോ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് കാണിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഇതങ്ങനെയല്ല. മായാശക്തി, ദീർഘമായ അഭ്യാസം കൊണ്ട് മായാശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയെ സ്വായത്തമാക്കിയ അപൂർവം ചിലർ കാണിക്കുന്ന വിദ്യകളാണ് ഇന്ദ്രജാലം. അതില്ല, അങ്ങനെ ഒന്നില്ല, ദൃഷ്ടാന്തമേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പറയാം. വേറെ വേറെ യഥാവ ഘട ആകാശാദ് ഉപാധി പരിച്ഛിന്നാദ് അനുപാധി പരിച്ഛിന്ന ആകാശ അന്യ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലൊരു ഉദാഹരണം മനസ്സിലാക്കുക. ആകാശം ഏകരൂപത്തിലിരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ മഹാകാശം എന്ന് പറയുന്നു. ഉള്ളിലും പുറത്തും ഇരിക്കുന്നു, അണുവിലും ആനയിലും എല്ലാം അതുണ്ട്. ഒരിടത്തും അതിൻ്റെ രൂപത്തിന് വ്യത്യാസം വരുന്നില്ല. അത് എല്ലാത്തിലും ഇരിക്കുന്നു എന്ന് പറയാം, അതിലെല്ലാം ഇരിക്കുന്നു എന്നും പറയാം. ഇതെല്ലാം ഭൂമിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമി ഇരിക്കുന്ന ആകാശത്തിലാണ്. ഇതെല്ലാം പരമാണുക്കളിലാണ് നിലനിൽക്കുന്നതെങ്കിൽ പരമാണു നിലനിൽക്കുന്ന ആകാശത്തിലാണ്. അത് നിലനിൽക്കുന്ന ഒരു ഇടം അത് കാണാനില്ല. ഞാൻ ഭൂമിയിലിരിക്കുന്നു, ഭൂമി ആകാശത്തിലിരിക്കുന്നു, ആകാശം എവിടെ ഇരിക്കുന്നു? അത് സ്വതസിദ്ധമാണ്, കാരണം അത് അവകാശമാണ്. സർവത്തിന് ഇടം കൊടുക്കുന്ന ഒന്നാണ്, അതിന് ഇടത്തിന്റെ ആവശ്യമില്ല, കാരണം അതാണ് ഇടമായിരിക്കുന്നു. ഇടമായിരിക്കുന്നതിന് ഇടം എന്ന് പറഞ്ഞാൽ സ്പേസ് എന്ന് നമ്മൾ പറയും. അതിന് ഒരിടത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വയം അതാണ്. അഗ്നിക്ക് വേറെ ഉഷ്ണത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് സ്വയം ഉഷ്ണമാണ്. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ അഗ്നിക്ക് ഉഷ്ണം പകർന്നു കൊടുക്കാം? എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? കാരണം അത് ഉഷ്ണസ്വരൂപമാണ്. അതുപോലെ അവകാശം അല്ലെങ്കിൽ ഇടമായിരിക്കുന്ന ആകാശത്തിന് ഒരാകാശത്തിന്റെ ആവശ്യമില്ല. അതുപോലെ ആകാശസമമായിരിക്കുന്ന ഈ മഹാ ആകാശം ഇങ്ങനെയിരിക്കെ ഇതിൽ ഒരു തരത്തിലുള്ള ഭേദവും സങ്കല്പിച്ചെടുക്കാൻ സാധ്യമല്ലാതിരിക്കെ, കാരണം ഏകരൂപത്തിലിരിക്കുന്നതിന് ഭേദത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ഒന്നിൽ നാനാരൂപങ്ങൾ വന്നാൽ ഭേദത്തെ സൃഷ്ടിക്കാൻ പറ്റും. ഇത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഇതെല്ലാം പാർത്ഥിവ പദാർത്ഥങ്ങളാണ്. നാനാരൂപത്തിലിരിക്കുന്നു, പുസ്തകം ഒരു രൂപത്തിലിരിക്കുന്നു, മേശ ഒരു രൂപത്തിലിരിക്കുന്നു. നാനാരൂപത്തിലിരിക്കുന്നിടത്ത് ഭേദമുണ്ട്. നമ്മൾ പറയും ഇത് വേറെ അത് വേറെ. പക്ഷേ ഏകരൂപത്തിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഏക സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നത് ഒന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ അനുഭവത്തിൽ അത് ആകാശമാണ്, അവകാശമാണ്, ഇടമാണ്, അതിൽ ഭേദമില്ല. ആകാശം എന്ന് പറയുമ്പോൾ മേഘം, സൂര്യൻ, ചന്ദ്രൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. തത്വചിന്തയിൽ ആകാശം എന്ന് പറഞ്ഞാൽ ഇടം, മറ്റു വസ്തുക്കൾക്ക് നിലനിൽക്കാൻ ആവശ്യമായി വരുന്ന ഇടം, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന് പറയുന്ന ഇടം എന്നാണ്. അത് ഏകമായി മഹത്തായി ഇരിക്കുന്നു. എന്നാലും നമ്മൾ പറയാറുണ്ട്, എന്താ പാത്രത്തിൻ്റെ ഉള്ളിലെ ഇടം, മുറിക്കുള്ളിലെ ഇടം, ഞാൻ ആ ഒരിടത്തിലാണ് ഇരിക്കുന്നത്, അവൻ മറ്റൊരിടത്തിലാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ അവനവൻ്റേതായ തന്നെ ഉൾക്കൊള്ളുന്ന ഓരോ അവകാശങ്ങളെക്കുറിച്ച്, ഇടത്തിനെ കുറിച്ച്, ഒരു സ്പേസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഇടം എന്ന് പറയുന്നത് എൻ്റെതല്ല, എനിക്ക് ഇത് എൻ്റേതായ ഇതിലൊന്നും തന്നെ ഇല്ല. ഞാൻ മാറിയാലും ഇതിവിടെയുണ്ട്, വേറൊരാൾ വന്നിരുന്നാലും ഇതിവിടെ തന്നെയുണ്ട്. എനിക്കെന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇതിന് മാറ്റമില്ല. എന്നാലും നമ്മൾ പറയും പാത്രത്തിൻ്റെ ഉള്ളിൽ ആകാശം, മുറിക്കുള്ളിൽ ആകാശം എന്ന് പറയുന്നത് പോലെ എന്തിനായി ഉദാഹരണം പറയുന്ന, അപരിച്ഛിന്നമായ ഒരു വസ്തുവിലും പരിച്ഛിന്നമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. പരമാർത്ഥമായിരിക്കുന്നതിൽ പരമാർത്ഥ അനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിന് സമാധാനമാണ്, അത് ഉണ്ടാകാം. ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടാകാമെന്നുള്ളതുകൊണ്ടുണ്ടാകുന്നു അത് തന്നെ. അതങ്ങനെയാകാം, അങ്ങനെ അതിനാകാൻ പറ്റൂ. ഇപ്പോ പരമാർത്ഥ രൂപത്തിലിരിക്കുന്ന പരമാത്മാവിനും ഇതൊക്കെ സംഭവിക്കാം. ഏകമായ ആകാശത്തിൽ നമുക്കിങ്ങനെ വ്യവഹരിക്കാമെങ്കിൽ, ഇത് പാത്രത്തിലാകാശമാണ്, മുറിയിലാകാശമാണ് എന്നെല്ലാം വ്യവഹരിക്കാമെങ്കിൽ, ഭൂമിയിലാകാശം, ചന്ദ്രന്റെ ആകാശം, നക്ഷത്രങ്ങളിലെ ആകാശം, അല്ലെങ്കിൽ നക്ഷത്രം ഇരിക്കുന്ന ആകാശം, ഞാൻ ഇരിക്കുന്ന ആകാശം എന്നെല്ലാം പറയാമെങ്കിൽ, അങ്ങനെയുള്ള അനുഭവം വരുന്നു നമുക്ക്. പറയുക എന്ന് വെച്ചാൽ അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നു. അങ്ങനെ വരാമോ എന്ന് വെച്ചാൽ വരുന്നു, പിന്നെ എന്തിനാ വരാമോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ, എന്ത് ചോദ്യം നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്? ഇത് പകലാണോ എന്ന് ചോദിച്ചാൽ എന്താ എന്റെ അർത്ഥം? അവൻ അന്ധനാണ് എന്നാ എന്റെ അർത്ഥം? എന്തുകൊണ്ട് നേത്രമുള്ളവന് ഇത് പകലാണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ അവൻ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം അബദ്ധമാണ്. കണ്ണുള്ളവൻ ചോദിക്കുകയാണെങ്കിൽ അബദ്ധമാണ്. അല്ല, കണ്ണുണ്ട് എന്ന് ധരിച്ചിട്ടൊരാൾ ചോദിക്കുകയാണെങ്കിൽ അവന്റെ കണ്ണിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്, അവനത് തിരിച്ചറിയാത്തോണ്ട് ചോദിക്കുന്നു ഇത് പകലാണോ. കണ്ണിന് തിമിരം ബാധിച്ച് അവനത് രാത്രിയാണെന്ന് തോന്നുന്നു, ഭ്രമം കൊണ്ട് സംഭവിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ആ ചോദ്യം ശരിയല്ല, എല്ലാ ചോദ്യങ്ങളും ശരിയാണെന്ന് ധരിച്ച് ചോദിക്കരുത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉപഭക്തി അല്ലെങ്കിൽ യുക്തിയില്ല. യുക്തിയുള്ള ചോദ്യങ്ങളുണ്ട്, ഇല്ലാത്ത ചോദ്യങ്ങളും ധാരാളമാണ്. അതുകൊണ്ട് അങ്ങനെ ഏകവും ആദ്യവുമായിരിക്കുന്ന ഇതിന് ഇതൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയില്ല, എന്തുകൊണ്ട്? സംഭവിച്ചിരിക്കുന്നു. സംഭവിച്ചല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നു? അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞു, ഇത് മുറിക്കകത്തെ ആകാശമാണ്, അങ്ങനെ സംഭവിക്കാമെന്നാ പറയുന്നത്. അല്ല, അത് അങ്ങനെ ചോദ്യം ചോദിക്കാൻ വയ്യെങ്കിൽ, അതിനൊരു ഉത്തരം കണ്ടെത്താൻ വയ്യെങ്കിൽ, അതൊരു വലിയ പ്രയാസമാണല്ലോ. ആ പ്രയാസത്തിനാണ് പറയുന്നത് മായ എന്ന് പറയുന്നത്. അതാണ് ചോദ്യം ചോദിക്കാനും വയ്യ, ഉത്തരം പറയാനും വയ്യ. അങ്ങനെ ധർമ്മസങ്കടത്തിന്റെ പേരാണ് മായ. അതുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് അതിന്റെ ചോദ്യവും അതിന്റെ ഉത്തരവും അതാണ്. അതാണ് ആദ്യം ഭാഷകാരൻ മര്യാദയ്ക്ക് പറഞ്ഞത്. എന്താണ് മായാജാലം, ഇന്ദ്രജാലം എന്ന് പറഞ്ഞു. അതിന്റെ ശരിയായ ഉത്തരം അതാണ്, എന്തുകൊണ്ടിതൊക്കെ സംഭവിക്കുന്നു, ഇന്ദ്രജാലം. അതല്ല വേറൊരു സമാധാനമില്ല. അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആകാശത്തിന്റെ ദൃഷ്ടാന്തം പറയുന്നത്. ഇതിനെ മായ എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, മനസ്സിലാകുമെങ്കിൽ അത് ഉൾക്കൊണ്ടാൽ മനസ്സിലാകും ഇതെന്ത്, ഏത്, എങ്ങനെ, എന്തുകൊണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം അബദ്ധമാണ്. അതുകൊണ്ട് അതിൻ്റെ സമാധാനത്തെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ അനുഭവപ്പെടുന്നു. അഗ്നി എന്തുകൊണ്ട് ഉഷ്ണമുള്ളതായിരിക്കുന്നു, ജലം എന്തുകൊണ്ട് ശീതമായിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്, അതെന്റെ സ്വഭാവമാണ്. അതുപോലെ ആ ദൃഷ്ടാന്തം കൂടെ പറയുന്നു, യഥവാ ഘടാകാശാത് ഉപാധി പരിച്ഛിന്ന, ഉപാധി കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഘടാകാശത്തിൽ നിന്ന് അനുപാധി പരിച്ഛിന്ന, ഉപാധി പരിച്ഛിന്നമല്ലാത്ത ആകാശം അന്യഹ, അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നു. ഈ ദൃശ്യം ച വിജ്ഞാനാത്മ പരമാത്മഭേദം ആശ്രയിച്ച് ഇത്തരത്തിൽ എന്നുവെച്ചാൽ പരമാർത്ഥത്തിലല്ലാതെ, ഒരു ജീവന് തന്റെ ദേഹത്തിൽ അഭിമാനം വന്നിട്ട് അവൻ സ്വയം മോഹിതനായി മൂഢനായിട്ട് വിജ്ഞാനാത്മ പരമാത്മഭേദത്തെ ആശ്രയിക്കുന്നു. അത് സംഭവിക്കാം. ജീവാത്മ പരമാത്മഭേദത്തെ ആശ്രയിച്ചു ആ ഭേദത്തെ ആശ്രയിച്ചിരിക്കുന്ന ആ മൂഢന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നാ ഇതര അനുപത്തേഹേ ഭേദവ്യപദേശാസ്ഥ എന്നെല്ലാം വിശദീകരിച്ചു. എങ്ങനെ ജീവനും പരനും ഭേദമാണ്, പരൻ ആനന്ദമയനാണ്, അതുകൊണ്ട് ജീവൻ ആനന്ദമയനെ ധ്യാനിക്കണം, ധ്യാനിച്ചിട്ട് ആനന്ദത്തെ നേടണം. ഇതെല്ലാം അവന്റെ മൂഢതയെ അംഗീകരിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങളാണ്. പരമാർത്ഥ വിശദീകരണമല്ല. പരമാർത്ഥം എന്താണ്? അത് സത്താണ്. Let's see.